ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത ശാങ്കരഭാഷ്യം, പതിനൊന്നാം ശ്ലോകത്തിന്റെ ശാങ്കരഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഭാഷ്യകാരൻ തുടങ്ങുന്നത് ഇതുവരെയുള്ള ഭാഗങ്ങളുടെ വ്യാഖ്യാനത്തോടുകൂടിയാണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ ഒരു ജീവന്റെ ശോകമോഹങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശോകമോഹങ്ങൾ സംസാരത്തിന് ബീജമായിട്ടുള്ള ദോഷങ്ങളാണ്. ആ ദോഷങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അഹന്ത മമത, അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം. ഈ കാരണങ്ങളെ ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ട് വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ തുടങ്ങുന്നത്. ആ ഭാഗമാണ് അടുത്ത് തുടർന്ന് ഭാഷ്യത്തിൽ വിശദീകരിക്കുന്നത്. തഥാഹി ഭാഷ്യം, അർജുനേന രാജ്യ ഗുരു പുത്ര മിത്ര സുഹൃത് സ്വജന സംബന്ധി ബാന്ധവേഷു അഹം യേഷാം മമ ഏതേ ഇത്യേവം പ്രത്യയനിമിത്ത സ്നേഹവിച്ഛേദാദിനിമിത്ത നിമിത്തൗ ആത്മനഃ ശോകമോഹോ പ്രദർശിതൗ കഥം ഭീഷ്മമഹം സംഖ്യേ ഇത്യാദിന. ശോകമോഹാഭ്യാം ഹി അഭിഭൂത വിവേകവിജ്ഞാനഃ സ്വതയേവ ക്ഷത്രധർമ്മേ യുദ്ധേ പ്രവൃത്തോപി തസ്മാത് യുദ്ധാത് ഉപരരാമ പരധർമ്മം ച ഭിക്ഷാജീവനാദികം കർത്തും പ്രവവ്രതേ. തഥാ ഹി അർജുനേന രാജ്യഗുരുപുത്രമിത്രസുഹൃത് സ്വജന സംബന്ധി ബാന്ധവേഷു അഹം യേഷാം മമ ഏതേ ഇത്യേവം പ്രത്യയ നിമിത്ത അഹം യേഷാം മമ ഏതേ അഹം യേഷാം യേഷാം അഹം ഇവരുടേതാണ് ഞാൻ. ആ ബന്ധുത്വത്തെ സൂചിപ്പിക്കുകയാണ്. യേഷാം ഇവരുടേതാണ് അഹം, ഞാൻ ഇവരോട് ബന്ധപ്പെട്ടവനാണോ? അഹന്തയെ സൂചിപ്പിക്കുന്നു. മമ ഏതേ ഏതേ മമ ഏതേ ഇവർ മമ എന്റേതാണ്. ഇതാണ് അഹന്തയും മമതയും. ഇതാണ് അർജുനനിൽ നിലനിന്നിരുന്നത്. ഇവരെല്ലാം എന്റേതാണ്, ഞാൻ ഇവർക്കുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ അഹന്തയും മമതയും ഇത്യേവം പ്രത്യയം, ഇങ്ങനെയുള്ള ബോധം, പ്രത്യയം എന്ന് പറഞ്ഞാൽ ബോധം, ഇങ്ങനെയുള്ള ഒരു ബോധം അർജുനൻ അഹന്തയും മമതയും നിന്നിരുന്നു. ആരിലാണ് പറയുന്നത്? രാജ്യം, രാജ്യത്തിൽ ഇതെന്റേതാണ്. ഗുരു, പുത്രൻ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, മിത്രങ്ങൾ സുഹൃത്തുക്കൾ, ചെറിയ വ്യത്യാസത്തിൽ അവിടെ പറയുന്നത് ബന്ധുക്കളായിട്ടുള്ള മിത്രങ്ങൾ, ബന്ധുക്കളായി വേണ്ടപ്പെട്ടവർ, മിത്രങ്ങൾ ബന്ധമില്ലാതെ പരസ്പര സ്നേഹം കൊണ്ട് വേണ്ടപ്പെട്ടവരായിരിക്കുന്ന സുഹൃത്തുക്കൾ. സാധാരണ മിത്രം സുഹൃത്ത് നമ്മൾ ഒരേ അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇവിടെ അങ്ങനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, മിത്രങ്ങളും സുഹൃത്തുക്കളും. സ്വജനങ്ങൾ, സംബന്ധികൾ, വിവാഹത്തിലൂടെയും മറ്റും ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അടുത്ത് ബാന്ധവൻ, മറ്റ് ബന്ധുക്കൾ. ഇങ്ങനെ ആ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന രണ്ട് വിഭാഗത്തിലും പെട്ട എല്ലാവരെയും പരാമർശിച്ചുകൊണ്ടാണ്. അവരുമായിട്ടെല്ലാം ഏതെങ്കിലും തരത്തിൽ അർജുനന് ബന്ധമുണ്ട്. കാരണം യുദ്ധത്തിനായി അവിടെ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷവും ക്ഷത്രിയരാണ്. അവരുമായിട്ടെല്ലാം അർജുനന് ബന്ധമുണ്ട്. അങ്ങനെയുള്ള ആ ബന്ധുക്കളിൽ ആ രാജ്യം ഉൾപ്പെടെ സർവത്തിലും അഹന്തയും മമതയും അതുകൊണ്ടുണ്ടാകുന്ന ഇത്യേവം പ്രത്യേക നിമിത്ത സ്നേഹം, ഇങ്ങനെയുള്ള ഒരു ബോധം കൊണ്ടുണ്ടാകുന്ന സ്നേഹം, ആ സ്നേഹത്തിന്റെ വിച്ഛേദം, അതിന്റെ നാശം, സ്നേഹവിച്ഛേദാദി, ആ സ്നേഹവിച്ഛേദം സംഭവിക്കുന്നു. അപ്പൊ സ്നേഹത്തിന് കാരണമായി ഇവിടെ പറയുന്നത് അഹന്തയും മമതയുമാണ്. അപ്പൊ നമ്മൾ സ്നേഹത്തിന് വലിയ വില കൽപ്പിക്കും. സ്നേഹം വളരെ മഹത്താണ്, അമൂല്യമാണ് എന്നെല്ലാം പറയും. പക്ഷെ സാധാരണ ജീവന്മാരുടെ സ്നേഹത്തിന് ആധാരമായിരിക്കുന്നത് ആ ജീവന്റെ അഹന്താബോധവും മമതാ ബോധവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്യേവം പ്രത്യേക നിമിത്ത സ്നേഹ എന്ന് പറയുമ്പോൾ സ്നേഹം അവിടെ ശുദ്ധമല്ല. സ്നേഹമാണ് ഈശ്വരനെന്നെല്ലാം പറയുമല്ലോ, അത് ഈ പറയുന്ന സ്നേഹത്തെക്കുറിച്ചല്ല. ഇത് പരിശുദ്ധമായ സ്നേഹമല്ല. ഇത് ജീവനെ ബന്ധിപ്പിക്കുന്ന സ്നേഹമാണ്. അതാണ് ഇവിടെ രാജ്യഗുരു പുത്രമിത്രാദികൾ ആദ്യം കാണിച്ചത്. ഒരു ജീവനിൽ സഹജമായിരിക്കുന്ന സ്നേഹം, ആ സ്നേഹത്തിന് മൂലകാരണമായിരിക്കുന്നത് അജ്ഞാനവും തുടർന്ന് അഹന്തയും മമതയുമാണ് എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ വിശദീകരിക്കുന്നത്. ഈ സ്നേഹത്തെ, ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തെയാണ് ഏറ്റവും ശ്രേഷ്ഠമായി ഒരു ജീവൻ കരുതുന്നത്. യഥാർത്ഥത്തിലുള്ള സ്നേഹമോ അത് ആത്മബോധത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹം, അഹന്ത മമതാരാഹിത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അജ്ഞാനനാശത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹം, അതാണ് മഹാത്മാക്കളുടെ സ്നേഹം അല്ലെങ്കിൽ ജീവകാരുണ്യം. അകാരുണികമായ ദയ എന്ന് പറയുന്നത് നിരുപാധികമായ സ്നേഹം എന്ന് പറയുന്നതാണ്. പക്ഷെ ഇവിടെ വരുന്നത് അങ്ങനെയല്ല. ഇവിടെ വരുന്നത് സ്വാഭാവികമായ സ്നേഹമാണ്. രാജ്യം, ഗുരു, പുത്രൻ, മിത്ര, ഇതെല്ലാം എന്താണ്? ഉപാധികളാണ്, സ്നേഹത്തിന് ഉപാധികളാണ്. ശരീരത്തിലുള്ള അഹന്ത, ശരീരത്തിന് ബന്ധമുള്ളതിനോടുള്ള മമത, ഇതിൽ നിന്നുണ്ടാകുന്ന സ്നേഹമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ജീവന്മാർക്ക് സ്നേഹമുണ്ടാകുന്നത് ബന്ധത്തിൽ നിന്നാണ്, അതായത് ബന്ധനത്തിൽ നിന്ന്. പിതൃപുത്ര സ്നേഹം നമ്മൾ സാധാരണ പറയുന്നു, മാതൃ പുത്രസ്നേഹം, സഹോദര സ്നേഹം എന്നെല്ലാം പറയുന്നു. ആ സ്നേഹത്തിന് മുന്നിൽ നിൽക്കുന്ന എന്താണ്? ഇവിടെ പറയുന്ന ബന്ധം, അതാണ്. അത് ജീവനെ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതിനോട് വളരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കടുത്ത നിലപാടാണ് ആധ്യാത്മിക ശാസ്ത്രത്തിനുള്ളത്. അത്തരം സ്നേഹങ്ങളെ, സ്വാഭാവികമായിട്ടുള്ള സ്നേഹങ്ങൾ, അതിന് യാതൊരു വിലയും ഇവിടെ കൽപ്പിക്കുന്നില്ല. മറിച്ച് അത്തരം സ്നേഹത്തിന്റെ നാശത്തിലാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉണ്ടാകുന്നത് എന്നാണ് ആധ്യാത്മിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. മറ്റത് ബന്ധത്തിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് ജീവനെ ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് അത്തരം സ്നേഹത്തിന്റെ വിച്ഛേദം, അത് ഒരു സംസാരി ഭയക്കുന്നു. അത്തരം സ്നേഹത്തെ, ആ ജീവനെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല, അവനതിനെ ഭയക്കുന്നു. അതുതന്നെയാണ് അർജുനന്റെയും ശോകമോഹോ. ഇവിടെ പറയുന്നു, സ്നേഹവിച്ഛേദാദി നിമിത്തവും ആത്മനശോകമോഹവും പ്രദർശിതവും. ഒരാത്മാവിന്റെ, ഒരു ജീവന്റെ ശോകമോഹങ്ങളെ ഇവിടെ പ്രദർശിച്ചിരിക്കുന്ന ആ രീതിയിലാണ്. ഈ ജീവന് ബന്ധനകാരമായിരിക്കുന്ന സ്നേഹമോഹങ്ങൾ, അഹന്തയിൽ നിന്നും മമതയിൽ നിന്നും ഉണ്ടാകുന്ന സ്നേഹമോഹങ്ങൾ, അതിനാണ് ഇവിടെ ഭാഷ്യകാരൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എന്തിനെ പ്രദർശിപ്പിക്കുന്നു? ലോകസിദ്ധമായ കാര്യങ്ങളാണ്. കാരണം ഇത്തരം സ്നേഹത്തിന്റെ ത്യാഗത്തിന് വേണ്ടിയിട്ട്, അതാണ് സന്യാസം എന്ന് പറയുന്നത്. അതാണ് ആത്യന്തികമായി ഭാഷ്യകാരൻ ഇവിടെ പറയുന്ന സർവകർമ്മ സന്യാസം. ശരിക്കും ആ സർവകർമ്മ സന്യാസം എന്ന് പറയുന്ന ഈ പറയുന്ന ശോകമോഹങ്ങളുടെ നാശമാണ്. അത് ഈ പറയുന്ന ബന്ധനിമിത്തമായ സ്നേഹത്തിന്റെ വിച്ഛേദമാണ്, സ്നേഹവിച്ഛേദമാണ്. അത് മാത്രമേ ഒരു ജീവനെ സ്വതന്ത്രനാക്കത്തുള്ളൂ. അത്ര ഒരു സ്നേഹവിച്ഛേദം കൊണ്ട് മാത്രമേ ഒരാൾക്ക് മുന്നോട്ട്, ആത്മീയ മാർഗത്തിൽ, സാധനാ മാർഗത്തിൽ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതൊരു സാധാരണ ലൗകിക മനുഷ്യനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കിട്ടും, അസംബന്ധമാണ് പറയുന്നതെന്ന് പറയും, വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് പറയുന്നതെന്ന് പറയും. കാരണം നമുക്ക് ഏറ്റവും പ്രിയം, ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് കരുതുന്ന ആ സ്നേഹം, അത് ത്യാജ്യമാണ്, ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സാധാരണ മനുഷ്യന്, ഒരു ലൗകിക മനുഷ്യന് താങ്ങാവുന്നതിനപ്പുറമാണ്. അത് വലിയ ശോകമോഹങ്ങളെ ഉണ്ടാക്കും. അതിനാണ് ഭാഷ്യകാരൻ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്, ശോകമോഹവും. പക്ഷെ പരമാർത്ഥം അതാണ്, ആ സ്നേഹങ്ങളല്ല. ശരീരബന്ധം കൊണ്ട് വരുന്ന എല്ലാ സ്നേഹങ്ങളും, അത് അതിനെ നമ്മൾ പറയുന്ന തന്നെ സ്നേഹബന്ധം എന്നാണ്, ബന്ധിപ്പിക്കുന്നതായ സ്നേഹമെന്നാണ് അതിന്റെ വാച്യാർത്ഥം തന്നെ. ജീവന് ബന്ധിപ്പിക്കുന്ന സ്നേഹം, അതെല്ലാം ത്യാജ്യകോടിയിൽപ്പെട്ടതാണ്. ഒരിക്കലും ഗ്രാഹ്യമല്ല. ഒരു ജീവന് ആത്മബോധം കൊണ്ട്, സർവാത്മഭാവം കൊണ്ട് ഉണ്ടാകുന്ന സ്നേഹം അതാണ് ഗ്രാഹ്യമായിട്ടുള്ള സ്നേഹം. ബാക്കിയുള്ള എല്ലാ സ്നേഹങ്ങളും ത്യാജ്യമാണ്. അതിനെവിടെ പ്രദർശിപ്പിച്ചുവെന്നതിന് ശോകമോഹങ്ങൾക്ക് ഇതാണ് കാരണമെന്ന് തത്കാലം അർജുനൻ പോലും വിസ്മരിച്ചിരിക്കുന്നു. സർവ ലൗകിക ജീവികളും അത് വിസ്മരിച്ചിരിക്കുകയാണ്. തന്റെ ശോകമോഹങ്ങൾക്ക് കാരണം ഈ സ്നേഹബന്ധമാണെന്നുള്ള വിസ്മരിച്ചിരിക്കുന്നു. അതിനിവിടെ വ്യാസഭഗവാൻ പ്രദർശിപ്പിച്ചു. കഥം ഭീഷ്മം അഹം സംഖി ഇത്യാദിന ഈ ഭാഗങ്ങളിലൂടെ അതാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് ഇവിടെ എടുത്തു പറയുന്ന എന്തിനും, ഒരിക്കലും ഇത് അർജുനന്റെ ജീവകാരുണ്യമല്ല, ഇത് ജീവകാരുണ്യമല്ല എന്നാണ്. ഇതൊരു കാരുണ്യമാണ്, അല്ലെങ്കിൽ ഇത് അഹിംസ അഹിംസാബോധത്തിൽ നിന്നുണ്ടായ ഒരു കാരുണ്യമാണ് അർജുനൻ ഇവിടെ പ്രദർശിപ്പിച്ചത്. അർജുനനാണ് യഥാർത്ഥത്തിൽ അഹിംസാവാദി എന്ന് ധരിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിവിടെ എടുത്തു പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ സ്നേഹം കൊണ്ടുവരുന്ന ശോകമോഹങ്ങൾ എന്ത് ചെയ്യുന്നു? ശോകമോഹാഭ്യാംഭി അഭിഭൂത വിവേക വിജ്ഞാന. ഈ ശോകമോഹങ്ങളുണ്ട്, ഈ പറയുന്ന സ്നേഹ വിച്ഛേദ കൊണ്ടുവരുന്ന ആ സ്നേഹ വിച്ഛേദത്തിനുണ്ടാകുന്ന ഭയം, അല്ലെങ്കിൽ ആ സ്നേഹ വിച്ഛേദം എന്ന് പറയുന്ന നഷ്ടബോധം, അതുകൊണ്ടുണ്ടാകുന്ന ശോകമോഹങ്ങൾ ഒരു ജീവന്റെ വിവേക വിജ്ഞാനങ്ങളെ നശിപ്പിച്ചു കളയുന്നു. അർജുനൻ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അത് തന്നെ. അർജുനന്റെ വിവേക വിജ്ഞാനങ്ങളെ നശിപ്പിച്ചു. എന്താണ് വിവേകം? ഏറ്റവും സ്ഥൂലമായി ധർമ്മ അധർമ്മ വിവേകം, അത് നഷ്ടപ്പെട്ടു. ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് കർത്തവ്യം, ഏതാണ് അകർത്തവ്യം, അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതാണ് വിവേകം. ഇനി കുറച്ചുകൂടി ശ്രേഷ്ഠമായിട്ടാണെങ്കിലും സൂക്ഷ്മമായിട്ടാണെങ്കിൽ ആത്മാ അനാത്മ വിവേകം, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ നഷ്ടത്തെക്കുറിച്ച് അർജുനൻ ഇവിടെ ചിന്തിക്കുന്നില്ല. അർജുനൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ധർമ്മനഷ്ടത്തെക്കുറിച്ചാണ്. ധർമ്മബോധം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. യസ് ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതമ്യ, ശ്രേയസ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നു. ആ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആത്മ അനാത്മ വിവേകം, ധർമ്മ അധർമ്മ വിവേകം, ഇത് രണ്ടും അർജുനന് നഷ്ടപ്പെട്ടു. അപ്പൊ ആ വിവേകത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, നിശ്ചയപൂർവകമായ ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം. അപ്പം വിവേകവും ആ വിവേകത്തെക്കുറിച്ചുള്ള നിശ്ചയാത്മകമായ സംശയ വിപരീയങ്ങൾ കൂടാതെയുള്ള ജ്ഞാനം, ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ശോകമോഹങ്ങൾ അതിനെ കീഴ്പ്പെടുത്തി എന്നാണ്. അത് നഷ്ടപ്പെട്ടതുകൊണ്ട് എന്ത് വരുന്നു? സ്വതേവ ക്ഷത്രധർമ്മേ യുദ്ധേ പ്രവൃത്തോപി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വതേവ അർജുനൻ യുദ്ധധർമ്മത്തിൽ പ്രവർത്തിച്ചത് ആരും പ്രേരിപ്പിച്ചിട്ടില്ല. ഇനി തുടർന്ന് യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതും പ്രത്യേകിച്ച് ആരും പ്രേരിപ്പിച്ചിട്ടില്ല. ഭഗവാൻ പ്രേരിപ്പിച്ചതാണോ? അല്ല. എന്തുകൊണ്ട്? യുദ്ധത്തിന് തയ്യാറായി വന്നു. ഇനി ഈ ഉപദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാകുന്നു? ഒരിക്കലും അത് ആരുടെയും പ്രേരണ ഉണ്ടല്ല. പിന്നെയോ സ്വത, അതിനോട് പറയുന്നു ഭാഷകാരൻ, സ്വത പ്രവർത്തിച്ചതാണ്. സ്വത പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ രജോ ഗുണം പ്രവർത്തിപ്പിച്ചതാണ്. തന്നിൽ തന്നെ ഇരിക്കുന്ന രജോ ഗുണമാണ് യുദ്ധത്തിന് അർജുനനെ പ്രേരിപ്പിച്ചത്. മുമ്പ് പ്രേരിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറായി വന്നതും ഇനി ഒടുവിൽ ഈ ഉപദേശമെല്ലാം കഴിഞ്ഞ് യുദ്ധത്തിന് തയ്യാറാക്കുന്നതും ആ രജോ ഗുണമാണ്. ഭഗവാൻ നേരിട്ട് പ്രേരിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു പ്രേരണയുടെ ആവശ്യമില്ല. ക്ഷാത്രഗുണമുള്ള ഒരുവന് യുദ്ധം ചെയ്യുന്നതിന് ബാഹ്യപ്രേരണയുടെ ആവശ്യം ഇല്ല. എന്തുകൊണ്ട്? ഭഗവാൻ തന്നെ പറയും, നിന്റെ ഗുണം തന്നെ നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും. യുദ്ധം ചെയ്യണ്ട എന്ന് കരുതിയാലും അത് ചെയ്യിപ്പിക്കും. ഗുണാധീന പ്രവൃത്തി, ഗുണത്തിന് അധീനമാണ് പ്രവൃത്തി. അതൊരു നിയമമാണ്, ജീവന്റെ നിയമം, ജീവന് ജന്മനാൽ തന്നെ കിട്ടുന്ന നിയമം. ആ നിയമത്തിനനുസരിച്ച് സ്വത, ആ ഗുണപ്രേരിതനായി, അതുകൊണ്ടാണ് ക്ഷത്രധർമ്മം, രജോ ഗുണം കൊണ്ട് പ്രവർത്തിക്കുന്ന ആ ധർമ്മത്തിൽ യുദ്ധത്തിൽ പ്രവൃത്തോപി. ഇവിടെ അർജുനൻ പ്രവർത്തിച്ചു എന്നാണ്. അതുകൊണ്ട് ഘോരമായ ഹിംസാകർമ്മത്തിൽ അർജുനനെ ഭഗവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്താണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്? ഭഗവാൻ പറയുന്നുണ്ടല്ലോ, കുരു കർമ്മൈവ തസ്മാത്വം. അർജുനനോട് ആവശ്യപ്പെടുന്നുണ്ടല്ലോ, നീ യുദ്ധം ചെയ്യൂ എന്നും മറ്റും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അതൊരു പ്രേരണയല്ലേ? ബാഹ്യമായ ഒരു പ്രേരണയാണ്. ഭഗവാന്റെ വാക്കുകൾ ഒരു പ്രേരണയാണ്. പക്ഷെ ആ പ്രേരണ എന്തിനു വേണ്ടി? അർജുനന് ധർമ്മബോധത്തെ, ഇവിടെ പറഞ്ഞ അഭിഭൂത വിവേക വിജ്ഞാന, അർജുനന് നഷ്ടപ്പെട്ട ധർമ്മബോധത്തെയും ആത്മബോധത്തെയും ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ ശോകമോഹങ്ങൾ കൊണ്ട്, ശോകമോഹങ്ങൾ തമസ്സുകൊണ്ട് ആ രജോഗുണം അഭിഭൂതമായി കീഴ്പ്പെട്ടു. ആ കീഴ്പ്പെട്ടിരിക്കുന്ന രജോഗുണത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഉപദേശം എങ്ങനെ പ്രവർത്തിക്കുന്നു? അർജുനന്റെ രജോഗുണം ശോകമോഹങ്ങളെക്കൊണ്ട് അമർന്നിരുന്നു. ഭഗവാന്റെ ഈ വാക്യം, ഈ പ്രേരണ ആ രജോഗുണത്തിനുണ്ടായിരുന്ന മറ, ശോകമോഹങ്ങളാകുന്ന മറയെ മാറ്റി ആ രജോഗുണം ഫലം കൊടുക്കാൻ, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായി അർജുനൻ യുദ്ധത്തിൽ പ്രവർത്തിച്ചു. അതങ്ങനെ ഒരു പരമ്പരയിലൂടെയാണ് ഭഗവാന്റെ ഉപദേശം അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത്. അതൊരു വിദൂര പ്രേരണയാണ്. അപ്പോൾ ആ പ്രേരണയെ നമുക്ക് പൂർണ്ണമായും നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ യുദ്ധത്തിന് താല്പര്യമില്ലാത്ത ഒരാളെ വളരെയെല്ലാം നിർബന്ധിച്ച് യുദ്ധം ചെയ്യിച്ചു എന്നുള്ള രീതിയിലല്ല, മറിച്ച് ആ ഉറങ്ങിക്കിടന്ന രജോഗുണത്തെ ഉണർത്തി കർത്തവ്യബോധത്തെ ഉണ്ടാക്കി അതിനു വേണ്ടുന്ന ആത്മബോധത്തെയും പ്രദാനം ചെയ്ത് അർജുനനെ സ്വധർമ്മത്തിൽ പ്രവർത്തിപ്പിച്ചു. അങ്ങനെയാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ, വാക്യങ്ങൾ അർജുനന് പ്രേരകമായിത്തീരുന്നത്, സാക്ഷാത്തായിട്ടല്ല, പരമ്പരയായിട്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചോ പ്രേരിപ്പിച്ചില്ലയോ ഇതൊരു വിവാദമായി ആൾക്കാർ ചർച്ച ചെയ്യുന്നു. സൂക്ഷ്മമായിട്ടുള്ള ആ പ്രേരകത്വത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട്. പരമാർത്ഥത്തിൽ അർജുനന്റെ ഗുണം തന്നെയാണ്, അർജുനനെ യുദ്ധത്തിന് തയ്യാറാക്കിയതും പിന്നീട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതും. അതാണ് ഇവിടെ പറയുന്നത്, സ്വതയേവ ക്ഷത്രധർമ്മേ യുദ്ധേ പ്രവൃത്തോപി. അഗുണപ്രേരിതനായിട്ട് തന്നെ ക്ഷത്രധർമ്മമായ യുദ്ധത്തിൽ പ്രവർത്തിച്ചു. ഇത് തന്നെയാണ് എല്ലാ ജീവന്മാർക്കും സംഭവിക്കുന്നത്. അടുത്ത് ഭാഷ്യകാരനും വ്യാസനും അക്കാര്യം പറയും. സർവജീവന്റെയും പ്രവൃത്തിക്ക് കാരണം അവരുടെ ഗുണമാണ്. ഇനി ഒരാൾ എന്തുകൊണ്ട് പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നു? അത് ഈ അഭിഭൂത വിവേക വിജ്ഞാനം. വിവേക വിജ്ഞാനങ്ങൾക്ക് മറ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറും. അതാണ് തസ്മാത് യുദ്ധാത് ഉപരരാമ. ആ യുദ്ധത്തിൽ പ്രവർത്തിച്ചെങ്കിലും യുദ്ധം ചെയ്തു കഴിഞ്ഞു അർജുനൻ, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പം അത് അർജുനൻ സ്വീകരിച്ചു കഴിഞ്ഞു. അതാണ് പറഞ്ഞത് തസ്മാത് യുദ്ധാത് ഉപരരാമ. താൻ ആരംഭിച്ചു കഴിഞ്ഞ യുദ്ധത്തിൽ നിന്നും അർജുനൻ പിന്തിരിഞ്ഞു. വീട്ടിലിരുന്നു കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിൽ അത് വേറെ കാര്യം. അവിടെ യുദ്ധ സങ്കല്പമില്ല, ഇവിടെ അങ്ങനെയുണ്ട്. യുദ്ധ സങ്കല്പം വന്നു കഴിഞ്ഞു, ഇപ്പൊ കർമ്മത്തിൽ പ്രവൃത്തനായി കഴിഞ്ഞു. ആരും പ്രവർത്തിപ്പിച്ചതല്ല, സ്വന്തം ഗുണം തന്നെയാണ് പ്രവർത്തിപ്പിച്ചത്. അങ്ങനെ പ്രവർത്തിപ്പിച്ച യുദ്ധത്തിൽ നിന്നും അർജുനൻ പിന്തിരിഞ്ഞു. എന്തുകൊണ്ട്? വിവേക വിജ്ഞാനങ്ങൾ ശോകമോഹങ്ങൾക്ക് കീഴ്പ്പെട്ടതുകൊണ്ട്. ഈ ഉപരമം എന്ന് വെച്ചാൽ സന്യാസം, കർമ്മത്യാഗം. വിവേക വിജ്ഞാനങ്ങളെ ശോകമോഹങ്ങൾ കീഴ്പ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന ഉപരതി എന്ന് പറയുന്ന സന്യാസമാണ്. ആ സന്യാസം ശരിയല്ലെന്നാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്. എങ്ങനെ? പരധർമ്മം ച ഭിക്ഷാജീവനാധികം കർത്തും പ്രവൃത്തി. പരധർമ്മമായ, പരധർമ്മം എന്തുകൊണ്ടാകുന്നു? സ്വധർമ്മവും പരധർമ്മവും എന്താണ്? രജോഗുണപ്രധാനിയായിരിക്കുന്ന ഒരു ജീവൻ കർമ്മരംഗത്ത് നിന്ന് കർമ്മത്തെ ത്യജിച്ചുകൊണ്ട് പിന്മാറാൻ പാടില്ല. അങ്ങനെ പിന്മാറുന്ന ഒരു തീരുമാനം അവിവേകം കൊണ്ടെടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തിൽ അയാൾ കുറച്ചു നിൽക്കാൻ കഴിയത്തില്ല, വീണ്ടും ആ കർമ്മത്തിലേക്ക് തന്നെ പോകും. എന്തുകൊണ്ട്? കർമ്മപ്രേരകമായ രജോ ഗുണം അയാളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ തന്റെ ഉള്ളിൽ കർമ്മപ്രേരകമായ രജോ ഗുണം ശക്തമായിരിക്കെ ശോകമോഹങ്ങളെ കൊണ്ട് കർമ്മത്യാഗം ചെയ്യുന്ന ഒരുവൻ എന്താണ് ചെയ്യുന്നത്? പരധർമ്മം, അയാൾ പരധർമ്മത്തെ സ്വീകരിക്കുന്നു. തനിക്ക് യോജിക്കാത്തതായ ഒരു ധർമ്മത്തെ, സന്യാസത്തെ സ്വീകരിക്കുന്നു. അതാണ് ഭിക്ഷാജീവനാധികം. ഭിക്ഷാജീവനം എന്ന് വെച്ചാൽ സന്യാസം. കർത്തും പ്രമവൃതി ഭിക്ഷാജീവനും രാജ്യത്യാഗം, ഭിക്ഷാജീവനം, വനവാസം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തയ്യാറായി. ഇത് ഏറ്റവും അപടം പിടിച്ച ഒരു കാര്യമാണ്. ഒരു ജീവന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് വളരെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് പാടില്ല എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു സന്യാസം രജോ ഗുണപ്രധാനിയായ ഒരുവൻ സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ അതും അർജുനൻ എന്ത് ചെയ്യുന്നു? സ്വയം അത് സ്വീകരിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ മറ്റൊരാളിന്റെ ഉപദേശം തേടിയില്ല. സന്യാസം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? വിവിധ സന്യാസം എന്നാ പറയുന്നത്. വിവിധ ആത്മതത്വത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്യാസം, കർമ്മത്യാഗം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സന്യാസം ഒരു ഗുരുവിന്റെ അഭിപ്രായത്തിനനുസരിച്ച് ഒരാൾ സ്വീകരിക്കാവും, സ്വയം സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ അർജുനന്റെ മുമ്പിൽ ഗുരു ഉണ്ടായിരുന്നിട്ടും അർജുനൻ അക്കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചില്ല, ഒടുവിൽ പറഞ്ഞു ചോദിച്ചു. പക്ഷേ താൻ കർമ്മത്തെ തെയിച്ചപ്പോൾ, യുദ്ധം ചെയ്യുന്നില്ല എന്ന് നിശ്ചയിച്ചപ്പോൾ കർമ്മ അത്യാഗത്തിൽ അഭിപ്രായമൊന്നും ചോദിച്ചില്ല, ഒടുവിൽ ചോദിച്ചു. അതിനുശേഷം അവിടെയാണ് ഭഗവാൻ അത് തിരുത്തുന്നത്. ശരിയല്ല, ഈ കർമ്മരംഗത്ത് നിൽക്കുന്നത് ആ കർമ്മരംഗത്ത് തന്നെ നിൽക്കണം. ഇവിടെ ബാഹ്യമായ സന്യാസത്തെ അല്ല ഉദ്ദേശിക്കുന്നു. ഒരാൾ നിൽക്കുന്ന പ്രവൃത്തി മണ്ഡലത്തെ അയാൾ ഉപേക്ഷിച്ചിട്ട് അയാൾ ഏകാന്തതയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സന്യാസം. അയാൾ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതല്ല, അത് എപ്പോഴും ഒരു ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് പോകണം. എന്തുകൊണ്ട്? പലപ്പോഴും ഈ ശിഷ്യന്റെ വിവേക വിജ്ഞാനങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ അഭിഭൂതമായിരിക്കും, അയാൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ സ്വയം തീരുമാനമെടുക്കുന്നതിനുള്ള അർഹതയില്ല. അപ്പോൾ അവിടെ ഗുരു നിർദ്ദേശം. അപ്പോൾ ഗുരുവിന്റെ ആ സൂക്ഷ്മ ദർശനത്തിൽ ശിഷ്യന്റെ പാകതയെ മനസ്സിലാക്കി ആ ശിഷ്യനെ അതിനനുവദിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് അത്തരത്തിലുള്ള കർമ്മത്യാഗത്തിന് അവകാശമുള്ളൂ. അതാണ് ബാഹ്യമായ സന്യാസ സ്വീകരണത്തിനും ഗുരുവിന്റെ അപേക്ഷ വേണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അക്കാര്യം അടുത്ത് വിശദീകരിക്കുകയാണ്. തഥാച സർവപ്രാണിനാം ശോകമോഹാദി ദോഷാവിഷ്ടതേതസാം സ്വഭാവത ഏവ സ്വധർമ്മ പരിത്യാഗ പ്രതിഷിദ്ധ സേവാജസ്യ. തഥാച സർവപ്രാണിനാം, ഇവിടെ അർജുനൻ ഒരു പ്രതീകം മാത്രം പറയുന്നു. അർജുനനെ എടുക്കണ്ട, സർവജീവന്മാരെയും എടുക്കുക. സർവപ്രാണികളെന്ന് പറഞ്ഞാൽ സർവജീവന്മാരും. ശോകമോഹാദി ദോഷാവിഷ്ട ചേതസാണ്, എല്ലാ ജീവന്മാരിലും ഈ ശോകമോഹാദി ദോഷങ്ങൾ ആവേശിച്ച ആവിഷ്ട ചേതസ്സാണ്, ആവേശിച്ച മനസ്സോടു കൂടിയവരാണ്. എല്ലാവർക്കും അതുണ്ട്, എല്ലാ ജീവന്മാർക്കും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? സ്വഭാവതയേവ സ്വധർമ്മ പരിത്യാഗ. ഈ ദോഷങ്ങൾ ആവേശിച്ചിരിക്കുകയാണെങ്കിൽ സ്വഭാവതയേവ, മറ്റാരുടെയും ഉപദേശം കൂടാതെ തനിയെ തന്നെ സ്വധർമ്മ പരിത്യാഗ, സ്വധർമ്മ പരിത്യാഗം ചെയ്യും. താൻ ചെയ്യേണ്ട കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയും. അതുമാത്രമല്ല, പ്രതിഷിദ്ധ സേവാജസ്യാ, പ്രതിഷിദ്ധ സേവ, അയാൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്ത അത് ചെയ്യും. ഏകാന്തതയിലിരിക്കുക തുടങ്ങിയ കാര്യം. സാധാരണ മനുഷ്യനുണ്ടാകുന്ന കർമ്മ വൈമുഖ്യം അത് ഒരിക്കലും ആത്മീയ പുരോഗതിയുടെ ലക്ഷണമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. കർമ്മവിമുഖത, സാധാരണ മനുഷ്യൻ, സാധാരണ ജീവന്മാർ, പ്രത്യേകിച്ചും ആത്മീയ ജീവികൾ, അവർ പൊതുവെ കർമ്മത്യാഗത്തെയാണ് ആഗ്രഹിക്കുന്നത്. ആ കർമ്മത്യാഗത്തിന് ആധാരമായിരിക്കുന്നത് ആലസ്യം, തമോ ഗുണമായിരിക്കും. ആലസ്യം തുടങ്ങിയ ദോഷങ്ങളായിരിക്കും. അത്തരം ദോഷങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, അതിനോട് താല്പര്യമുള്ളതുകൊണ്ട് കർമ്മത്യാഗത്തിന് മുതിരുന്നു, കർമ്മത്തെ ത്യജിക്കുന്നു. ബാഹ്യമായി കർമ്മത്തെ ത്യജിച്ചാലും ഉള്ളിലിരിക്കുന്ന ഗുണങ്ങൾ, വിവേക വിജ്ഞാനങ്ങളെ നഷ്ടപ്പെടുത്തുന്ന തമസ്, അല്ലെങ്കിൽ തമസ്സിന് കീഴ്പ്പെട്ടിരിക്കുന്ന രജസ്, അല്ലെങ്കിൽ തമസ്സിന് കീഴ്പ്പെട്ടിരിക്കുന്ന രജസ്സും സത്വവും, എന്തായാലും അവിടെ തമസ്സായിരിക്കും അധികരിച്ചിരിക്കുന്നത്. അത്തരം തമസ് എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ ആലസ്യം, ശരീരത്തിനാണല്ലോ. അതിനെ മുതലെടുത്തുകൊണ്ട് മനസ്സുകൊണ്ട് പ്രവർത്തിപ്പിക്കും. അതാണ് മിഥ്യാചാരത്വം. മിഥ്യാചാരസ ഉച്ചയത് അടുത്ത് പറയും. ബാഹ്യമായി കർമ്മങ്ങളെല്ലാം ത്യജിച്ച് മനസ്സുകൊണ്ട് കർമ്മങ്ങളെ സൃഷ്ടിച്ച് സങ്കല്പലോകത്തിലിരിക്കും. മിഥ്യാചാരത്വം വരും. അതാണ് സ്വധർമ്മ പരിത്യാഗം കൊണ്ട് വരുന്നത്. ഒരുവൻ നേടുന്ന ആ മിഥ്യാചാരത്വമാണ് പ്രതിഷിദ്ധ സേവ. ബാഹ്യമായി പ്രതിഷേധിച്ചതിനെ സേവിക്കും, സന്യാസവും മറ്റും. ഇതാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. ഒരു അനധികാരിയുടെ, യോഗ്യതയില്ലാത്തവന്റെ കർമ്മത്യാഗത്തെ ഒരിടത്ത് ഭാഷ്യകാരൻ അംഗീകരിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കും. എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു ഭയമുണ്ട്. എന്താണോ ശങ്കരാചാര്യർ പറഞ്ഞത്, പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ തത്വജ്ഞാനിയാവും, പിന്നെ അലഞ്ഞിട്ടിരിക്കും. അങ്ങനെ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ തലതിരിയുന്ന ഒന്നല്ല ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന തത്വജ്ഞാനം. അപ്പൊ ഈ ഗുഹയിലിരിക്കുന്ന ഒരുത്തനോട് ഇത് ശരിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവൻ ആ നിമിഷം തന്നെ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങും. കുറച്ചെങ്കിലും ഒരു വിവേകം മനസ്സിലുണ്ടെങ്കിൽ തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി പുറത്തിറങ്ങും. പുറത്തിറങ്ങി സാധാരണ അവന്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കും. ഇതല്ല ശരിക്കുള്ള വഴിയെന്ന് തിരിച്ചറിയും. അങ്ങനെയാണ്. അതേസമയം അപകടം പിടിച്ച വേറെ പല വഴികളുമുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ അതിനൊന്നും അംഗീകരിക്കുന്നില്ല. ഇനി വേദാന്തം പഠിച്ച ചിലർ പലരെയും കണ്ടിട്ടുണ്ട്. വേദാന്തം പഠിച്ചവർ പലരും ഇങ്ങനെ കർമ്മം ത്യജിച്ചിട്ട് പരിവ്രാജകന്മാരായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് വേദാന്തം പഠിച്ചതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, വേദാന്തം പഠിക്കുന്നതും വേദാന്തത്തെ ഉൾക്കൊള്ളുന്നതും തമ്മിൽ വ്യത്യാസമാണ്. വേദാന്തം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ കുഴപ്പം വരും. പുസ്തകം വായിച്ചോ പ്രസംഗം കേട്ടോ ഇതിനെ എന്തെങ്കിലും ഒന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരും. ഏതാ അറിവും അപൂർണമായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭാഗികമായിരിക്കുമ്പോൾ അതിന് ചില ദോഷങ്ങൾ വരും. അത് വേദാന്തം മനസ്സിലാക്കിയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതം അത് ഗ്രഹിച്ചതുകൊണ്ടല്ല. ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതം ഗ്രഹിച്ച ഒരുവൻ ആദ്യം തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കും, താൻ എന്തിനാണ് പറ്റിയത്. ഇനി ഒരാൾ അതിന് പാകമായി തീർന്നവനാണെങ്കിൽ, അങ്ങനെ ഒരാൾ കർമ്മത്യാഗം ചെയ്ത് ആത്മനിഷ്ഠനായിരിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിനൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. അത് ലോക കല്യാണമായി മംഗളകരമായി തീരത്തുള്ളൂ. പക്ഷെ അതിനുള്ള പക്വത, അവിടെ സന്യാസത്തിൽ ആലസ്യം, നിദ്ര തുടങ്ങിയ ഈ പറയുന്ന അവിവേക ഇതൊന്നും തന്നെ കാണത്തില്ല. പക്ഷെ സാധാരണ അധികാരിയെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ അയാളുടെ യോഗ്യതയ്ക്കനുസരിച്ച് അയാൾ കർമ്മത്തിൽ തന്നെ നിൽക്കേണ്ടി വരുന്നു. അത് അയാൾക്ക് സ്വയം ബോധ്യപ്പെടണം, താനിതിന് അധികാരിയാണെന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ മാത്രം പോലെ ഗുരുവിനോ അത് സംബന്ധമായിട്ട് വരണം. ഗുരു അത് അംഗീകരിക്കണം. കാരണം ഇത് സ്വയം ബോധ്യപ്പെട്ട അർജുനന് ബോധ്യപ്പെട്ടു താൻ സന്യാസത്തിനാണ് അധികാരിയത്, പക്ഷെ ഗുരുവിന് ബോധ്യപ്പെട്ടില്ല, ഭഗവാൻ ബോധ്യപ്പെട്ടില്ല. ഭഗവാൻ പറയും നീ അതിന് അധികാരിയല്ല. അപ്പൊ സ്വയം ബോധ്യപ്പെടുന്നുകൊണ്ട് മാത്രമായിരുന്നു, രണ്ടും ഒത്തുചേരണം. ഗുരുവും അത് അംഗീകരിക്കണം, നീ അതിന് പക്വതയുള്ളവനാണ്. അങ്ങനെയുള്ളവന് ബാഹ്യമായിട്ടുള്ള ഈ പ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കാം. ഈ കർമ്മത്യാഗം എന്ന് പറയുന്നതിന് നമ്മൾ ഇനിയും വരും, മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത് നമ്മളീ ബാഹ്യമായ സാധാരണ പ്രവൃത്തികളുടെ ത്യാഗമല്ല, വിഹിതമായ കർമ്മങ്ങളുടെ ത്യാഗമാണ്, അത് വേറെയാണ്. ഈ സാധാരണ പ്രവൃത്തികളും ത്യജിച്ച് ആലസ്യം കൊണ്ട് സന്യാസത്തിലേക്ക് പോകുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതും നിഷിദ്ധമായ പ്രതിഷിദ്ധ സേവയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വിവേകം നഷ്ടപ്പെട്ട് ശോകമോഹങ്ങളെ കൊണ്ട് മനസ്സ് വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്ന സാധാരണ ജീവന്മാർ, എല്ലാ ജീവന്മാരും എങ്ങനെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു, അതാണ് അടുത്ത് പറയുന്നത്. സ്വധർമ്മേ പ്രവൃത്താനാമപി തേഷാം വാങ്മനക്കായാദീനാം പ്രവൃത്തി ഫല അഭിസന്ധി പൂർവിക ഏവ സാഹങ്കാരാച ഭവതി. ഒരു ആധ്യാത്മിക ജിജ്ഞാസു ആധ്യാത്മിക മാർഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നത് കർമ്മത്തെ തേജിക്കരുതെന്നാണ്. കർമ്മം അനുഷ്ഠിക്കണം. അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതിനൊന്നും ശ്രദ്ധയില്ലാതെ ഇതിനൊന്നും താല്പര്യമില്ലാതെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ, അവരും കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വ്യത്യാസം? നമ്മളും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അപ്പൊ പിന്നെ താൻ ആത്മീയ മാർഗത്തിൽ ചരിക്കുന്നു, താനും കർമ്മത്തിൽ തന്നെ. പലരും ചോദിക്കും, സ്വാമിയും ഗൃഹസ്ഥനും തമ്മിൽ എന്താ വ്യത്യാസം? ഗൃഹസ്ഥനും എന്താണ് ചെയ്യുന്നത്? വീട് ഭരിക്കുന്നു, സ്വാമി ആശ്രമം ഭരിക്കുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഗൃഹസ്ഥൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒട്ടുമിക്കവാറും ചെയ്യുന്നത്. ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ അതിന്റെ യോഗക്ഷേമങ്ങളെല്ലാം ചെയ്യണം, ആർജനം, സമ്പാദനം, കാശുണ്ടാക്കണം, ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ ഇതൊക്കെ സംരക്ഷിക്കണം, ശത്രുക്കളിൽ നിന്ന് ഇതിനെ സംരക്ഷിക്കണം, മിത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. ഇങ്ങനെ വലിയ ജോലിയാണ് സന്യാസിക്ക്, ഗൃഹസ്ഥനെക്കാളും വലിയ. അപ്പോൾ എന്താ വ്യത്യാസം? പലരും ചോദിക്കും. ഇതിപക്ഷം മറ്റതായ പോരായിരുന്നു എന്നിവർ ചോദിക്കും. കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ എന്താ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ. വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്, സ്വധർമ്മേ പ്രവൃത്താനാമപി. ഒരു സാധാരണ മനുഷ്യൻ ഈ ഗൃഹസ്ഥനെന്ന് പറയുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. എല്ലാവരും പറയും ഞങ്ങൾ ഗൃഹസ്ഥന്മാരാണ്. വാച്യാർത്ഥത്തിൽ ശരിയാണ്, പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ശരിയല്ല. വിവാഹം കഴിച്ച് കുറച്ച് കുട്ടികളെയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കഴിയുന്നവർ ഒരിക്കലും ഗൃഹസ്ഥനല്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥധർമ്മം എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. ഇന്ന് ഗൃഹസ്ഥധർമ്മം മനസ്സിലാക്കുന്നതിനുള്ള ഉപായമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥധർമ്മം അറിയില്ല, അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥനല്ല. ഇവിടെ പറയുന്ന ശാസ്ത്രത്തിൽ പറയുന്ന ഗൃഹസ്ഥനല്ല, മറിച്ച് അപചയം വന്ന ഗൃഹസ്ഥനാണ്. സ്വധർമ്മം എന്താണെന്നറിയാതെ ജീവിക്കുന്ന ഗൃഹസ്ഥനാണ്. അങ്ങനെയുള്ള ആൾക്കാർ സ്വധർമ്മേ പ്രവർത്താനാമപി. അവർ വിചാരിക്കുന്ന എന്താണ്? സ്വധർമ്മത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, വീട്ടുകാര്യം നോക്കുന്നുണ്ട്, ആർജനം സംരക്ഷണം ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചാലും തേഷാം വാങ്മനക്കായാദീനാം പ്രവൃത്തി, ഈ പറയുന്ന ഗൃഹസ്ഥന്മാരുടെ അല്ലെങ്കിൽ ലൗകിക മനുഷ്യരുടെ വാങ്മനക്കായങ്ങളുടെ പ്രവൃത്തി എന്താണ്? ഫല അഭിസന്ധി പൂർവിക, ഫലാഗ്രഹത്തോടു കൂടിയായിരിക്കും. ഇവിടെയാണ് സന്യാസി ആശ്രമം ഭരിക്കുന്നതും ഗൃഹസ്ഥൻ വീട് ഭരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഒരിടത്തെങ്ങനെ വരുന്നു? ഫല അഭിസംബന്ധി പൂർവിക, ഫലാഗ്രഹത്തോടുകൂടിയാണ് അയാൾ, അതിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഫലാഭിസന്ധി. അഭിസന്ധി എന്ന് പറഞ്ഞാൽ ശരിക്കും ബന്ധനം എന്നും അർത്ഥമുണ്ട്, ആസക്തി എന്നർത്ഥമുണ്ട്. താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലത്തോട് അയാൾക്ക് വേർപിരിയാൻ കഴിയാത്ത തരത്തിലുള്ള ബന്ധനം. എങ്ങനെ? ബാഹ്യമായ പ്രവൃത്തി മാത്രമല്ല, വാക് മനക്കായാദീന, വാക്ക് മനസ്സ് ശരീരം ഇന്ദ്രിയങ്ങൾ ഇതുകൊണ്ടെല്ലാം ചെയ്യുന്ന പ്രവൃത്തി അയാളെ പ്രതിക്ഷണം ഈ സംസാരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഹങ്കാര, എല്ലാ പ്രവൃത്തികൾക്കും മൂലം അഹങ്കാരമായിരിക്കും. മറിച്ച് സന്യാസിയാണെങ്കിലോ അയാളുടെ പ്രവൃത്തി ഇതിന് നേരെ വിപരീതമായിരിക്കും. അവിടെ ഫലാഭിസന്ധി, തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ അഹന്താത്യാഗത്തോടുകൂടി ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അങ്ങനെ ചെയ്യണമെന്നാണ് സന്യാസിയുടെ കർമ്മം. പിന്നെ അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മളെ പൂന്താനം പറഞ്ഞിട്ടുണ്ട്. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെടിയുന്ന ദൂചിതർ, അങ്ങനെ അല്ലാത്ത സന്യാസിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. കോലം കെട്ടി എന്ന് വെച്ചാൽ വേഷം കെട്ടി, സന്യാസി വേഷവും കെട്ടി, താക്കോലുമെല്ലാം പോക്കറ്റിലിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. അത് ഈ പറയുന്ന വിവേക വിജ്ഞാനങ്ങൾ നഷ്ടപ്പെട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവരും കാണും. അതിനെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കരുത്. മറിച്ച് ഇവിടെ ഭാഷകാരൻ പറയുന്ന രീതിയിൽ സ്വധർമ്മയെ പ്രവർത്തനാമായി, സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ തന്നെ, അതായത് താൻ ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ തന്നെ വാത്മനക്കായങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അയാളിൽ ഫലാഗ്രഹവും സന്യാസത്തിലും വരും, സ്ഥാനമാനങ്ങളോടൊക്കെയുള്ള താല്പര്യങ്ങൾ വരും, മഠാധിപതിയാകാനുള്ള മോഹം വരും, അടിയും ഇടിയും എല്ലാം നടക്കും. അത് വേറെ കാര്യം. സാഹങ്കാരം അഹങ്കാരം വരും, ഇതെല്ലാം ആർക്ക് സംഭവിക്കാം? മറിച്ചൊരു ഗൃഹസ്ഥനിൽ, നേരത്തെ പറഞ്ഞ ഗൃഹസ്ഥനല്ല, ശരിയായ അർത്ഥത്തിലുള്ള ഗൃഹസ്ഥനിൽ ഈ പറയുന്ന സന്യാസം വരാം. അയാൾ ചെയ്യുന്ന പ്രവൃത്തി വാഗ്മനക്കായങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തി, ഫലാഗ്രഹം കൂടാതെ അഹങ്കാരം കൂടാതെ ഗൃഹസ്ഥന് സംഭവിക്കാം, ഏത് ആശ്രമത്തിനും സംഭവിക്കും. ശരിയായ രീതിയിലും വിപരീതമായി സംഭവിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ഒരുവൻ സ്വധർമ്മത്തിൽ പ്രവർത്തിക്കാം, അത് ഏതാശ്രമധർമ്മമായാലും ശരി, ആ സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ ശരിയായ മാർഗത്തിൽ പോകുന്നു എന്ന് നിശ്ചയിക്കാൻ പാടില്ല. മറിച്ച് ആ ധർമ്മം ഫലാഗ്രഹം കൂടാതെയും അഹങ്കാരത്യാഗത്തോടും കൂടി ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ അത് അയാളുടെ ആത്മകല്യാണത്തിന് ഉപകരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അതുമാത്രമേ ആ ജീവനെ ഊർധ്വമുഖമായി നയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏത് ആശ്രമവും എന്നുള്ളതല്ല എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിവിധിക്ഷ, വിവിധിക്ഷയോടുകൂടിയാണ് ഒരുവൻ ഇത്ര ഒരു മാർഗത്തെ സ്വീകരിക്കുന്നത്. എങ്ങനെ? ആത്മീയ മാർഗത്തെ. അങ്ങനെ വിവിധിക്ഷയോടുകൂടി ആത്മീയ മാർഗത്തെ സ്വീകരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ത്യജിക്കുന്നു. എന്തിനാ ത്യജിക്കുന്നത്? ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമത്തെ ത്യജിക്കുന്നു. അങ്ങനെ ത്യജിക്കുമ്പോൾ പിന്നെ അയാളുടെ സ്വധർമ്മമായി വരുന്ന എന്തോന്നു? തന്റെ ധർമ്മത്തിന്, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിനനുസരിച്ച് യോജിച്ച ധർമ്മം, അല്ലെങ്കിൽ തന്റെ ധർമ്മത്തിന് യോജിച്ച ജീവിതം അവിടെ പ്രവർത്തിപ്പിക്കുമ്പോൾ, ഒരു സന്യാസിയാണെങ്കിൽ അയാളിൽ ഈ പറയുന്ന തരത്തിലുള്ള വാഗ്മനക്കായങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തിയിൽ ഫലാഗ്രഹം വരാൻ പാടില്ല, അഹങ്കാരവും വരാൻ പാടില്ല. അയാൾ പ്രവൃത്തി മണ്ഡലത്തിൽ നിൽക്കുകയാണ്, അത് വരാൻ പാടില്ല. എന്തുകൊണ്ട്? അയാളിൽ വിവിധിഷയാണ്. അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ആത്യന്തികമായി ആത്മതത്വത്തെ, ഈശ്വര തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ സാക്ഷാത്കാര മാർഗത്തിലുള്ള പ്രവൃത്തികളാണ്. അത് കഴിഞ്ഞ് അയാൾ വിദ്വത് സന്യാസത്തിലെത്തിച്ചേരും, യഥാർത്ഥ സന്യാസത്തിലെത്തിച്ചേരും. വിദ്വത് സന്യാസം എന്ന് പറയുന്നു. ജ്ഞാനനിഷ്ഠനായിരിക്കുന്നു. അവിടെ കർത്തവ്യമില്ല. കർമ്മത്യാഗമാണോ അതേ കർമ്മ അനുഷ്ഠാനമാണോ നിശ്ചയിക്കാൻ കഴിയാതെ വരും. അല്ലെങ്കിൽ ദ്വന്ദ്വാതീതോ വിമത്സര എന്നൊക്കെ ഇനി പറയും. ആ ഭാവത്തിലെത്തിയിരിക്കുന്നു. അവിടെ സാധന അവസാനിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? സ്വധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ സാധന. സ്വധർമ്മത്തിൽ സാധനയുണ്ട്, വിവിധശയിൽ സാധനയുണ്ട്, വിദ്വത്ഭാവം അതിന് സാധനയുണ്ട്. ആരൂഢൻ എന്ന് പറയും ഗീതയിൽ തന്നെ. ആരൂഢക്ഷോർ മുനിയർ യോഗ കർമ്മ കാരണമുച്ചതി യോഗാരൂഢസ്യ തസൈവ ശമ കാരണമുച്ചതി. യോഗാരൂഢനായിരിക്കും. അവിടെ യഥാർത്ഥത്തിലുള്ള സന്യാസം സംഭവിക്കും. അപ്പൊ യഥാർത്ഥത്തിലുള്ള ആ സന്യാസം സംഭവിക്കുന്നത് വരെ ഉള്ള സന്യാസമാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ ഫലാഗ്രഹം കൂടാതെ അഹങ്കാരത്തെ നിശ്ചയിച്ചുകൊണ്ടുള്ള കർമ്മത്തിന്റെ മാർഗമാണ്. അതാണ് ഇവിടെ ഭാഷ്യകാരനും പറയുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് ശരിയായിട്ടുള്ള വിവിധിഷ, ഈശ്വര സാക്ഷാത്കാരത്തിലുള്ള ഇച്ഛയുണ്ടെങ്കിൽ ഒരിക്കലും അത് അയാളെ ആലസ്യരൂപത്തിലുള്ള കർമ്മത്യാഗത്തിലേക്കോ നിദ്രയിലേക്കോ ഒന്നും നയിക്കത്തില്ല. അതുകൊണ്ട് അദ്വൈതം പഠിക്കുന്നത് കൊണ്ട് ഒരാളും വഴിതെറ്റിപ്പോകത്തില്ല. അദ്വൈതം പഠിച്ചിട്ട് ഒരാൾ വഴിതെറ്റുകയാണെങ്കിൽ ശരിയായി, പിന്നെ ഇവിടെ ജീവനെ രക്ഷിക്കാൻ പിന്നെ വേറെ യാതൊരു ഉപായവുമില്ല. അതുകൊണ്ട് അതുകൊണ്ടല്ല സംഭവിക്കുന്നത്. അതിന്റെ അപൂർണമായ അവ്യക്തമായ ജ്ഞാനമാണ് ഒരാളെ വഴിതെറ്റിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഭയക്കേണ്ട കാര്യമില്ല ആരും. അതുകൊണ്ട് സ്വധർമ്മത്തിൽ ഒരാൾ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടായില്ല, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം എന്നാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. ഒരാൾ സ്വധർമ്മത്തിൽ ഗൃഹസ്ഥനോ അല്ലെങ്കിൽ സന്യാസിയോ അവന്റെ ധർമ്മത്തിൽ ശരിയല്ലാതെ പ്രവർത്തിച്ചാലോ തത്രയും സതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടുത്ത് പറയുന്നു, ധർമ്മ അധർമ്മ ഉപജയാദി ഇഷ്ടാനിഷ്ട ജന്മ സുഖ ദുഃഖ സംപ്രാപ്തി ലക്ഷണ സംസാരോ അനുവരതോ ഭവതി ഇത്യതഃ സംസാര ബീജഭൂതോ ശോകമോഹോ തത്രയും സതി. ഒരുവൻ സ്വധർമ്മത്തെ പ്രവർത്തിക്കുന്നു, അവൻ വിവിധിഷയുള്ള ഒരു സന്യാസി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഗൃഹസ്ഥനായിക്കൊള്ളട്ടെ, ആ ധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ എന്ത് ചെയ്യുന്നു? തത്രയും സതി. അവൻ ഈ അഹങ്കാരത്തോടുകൂടി ഫലാഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ധർമ്മാധർമ്മ ഉപജയ പുണ്യപാപങ്ങളെ അവൻ സംഭരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പുണ്യത്തെയും പാപത്തെയും സഞ്ചയിക്കുന്നു. നിഷ്കാമ കർമ്മ അനുഷ്ഠാനത്തിൽ പുണ്യപാപ സഞ്ചയം ഉണ്ടാകുന്നില്ല. സകാമമായ കർമാനുഷ്ഠാനത്തിൽ പുണ്യപാപങ്ങളെ സഞ്ചയിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ, ആതുര സേവ, അതുപോലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ സത്കർമ്മങ്ങൾക്കും പുണ്യമില്ലേ എന്ന് ചിന്തിക്കും. അവന് ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? തീർച്ചയായും സത്കർമ്മങ്ങൾക്ക് പുണ്യമുണ്ട്. സേവനം തുടങ്ങിയ കർമ്മങ്ങൾക്ക് പുണ്യമുണ്ട്. അപ്പൊ പുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പുണ്യം പിന്നെ ബന്ധനകരമായി തീരത്തില്ലേ? എന്ന് ചിന്തിക്കും. പക്ഷെ അത് ബന്ധനകരമാകത്തില്ല. പുണ്യത്തിനോടുകൂടി കാമന, ചെയ്യുന്നവന്റെ കാമന കൂടി ചേരുമ്പോഴാണ് അത് ബന്ധത്തിന് കാരണമായി തീരുന്നത്. അതായത് ഏത് പ്രവൃത്തി ചെയ്താലും അതിന് അനുസാരിയായ സംസ്കാരം അന്തക്കരണത്തിലുണ്ടായി തീരും. സംസ്കാരത്തെ ഉണ്ടാക്കാതെ ഒരു കർമ്മം നശിക്കത്തില്ല, ഉണ്ടായി തന്നെ തീരണം. അത് കർമ്മത്തിന്റെ നിയമമാണ്. ധർമ്മം അതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തദ്നുസാരിയായ ഒരു സംസ്കാരത്തെ അത് നമ്മുടെ അന്തക്കരണത്തിലുണ്ടാകും. അഗ്നിഹോത്രാദി യാഗങ്ങൾ ചെയ്യുന്നു, ജ്യോതിഷോമാദി യാഗങ്ങൾ ചെയ്യുന്നു, അവിടെയും പുണ്യത്തെ സംസ്കാരത്തെ അന്തക്കരണത്തിൽ ഉണ്ടാക്കുന്നു ആ പ്രവൃത്തി. ഒരാൾ ഫലാഗ്രഹം കൂടാതെ അഹങ്കാരത്തെ തിരിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യും, അവിടെയും കർമ്മം അനുഷ്ഠിച്ചോ സംസ്കാരം ഉണ്ടായി. സംസ്കാരത്തെ ഒഴിവാക്കി കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്താ വ്യത്യാസം? ഒരിടത്ത് കാമനയുണ്ട്, മറ്റൊടത്ത് ത്യാഗമുണ്ട്. ഇത് രണ്ടും ആ കർമ്മ ആ പുണ്യത്തോടുകൂടി ചേരും. അപ്പൊ പുണ്യത്തിനോടുകൂടി കാമന ചേർന്നു കഴിഞ്ഞാൽ ആ പുണ്യം ഫലത്തെയുണ്ടാക്കും, ഇഷ്ടഫലത്തെ ഉണ്ടാക്കുന്നു, അതായത് ജന്മത്തിന് കാരണമായി തീരുന്നു. മറിച്ച് ആ പുണ്യത്തിനോട് കാമന ചേരാതിരുന്നു കഴിഞ്ഞാൽ ആ പുണ്യം ചിത്തശുദ്ധിക്ക് കാരണമായി തീരുന്നു. ആ പുണ്യവൃദ്ധിയാണ് ചിത്തശുദ്ധി, അത് ചിത്തശുദ്ധിക്ക് കാരണമായി തീരുന്നു. ഇപ്പൊ ധർമ്മ ഉപജയം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കുന്ന ഒരുവന് ആ കർമ്മം ജന്മത്തിന് കാരണമായി തീരാത്തത്. കാരണം അവിടെ കാമനയില്ല. ജന്മത്തിന് കാരണമായിരിക്കുന്നത് കേവലമായ പുണ്യമല്ല, കാമനയോടുകൂടി പുണ്യമാണ്, ജന്മത്തിന് കാരണമായി തീരുന്നു. മറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു? അത്തരം കാമനകളില്ലാത്തതുകൊണ്ട് അത് അവന്റെ ജന്മത്തിന് കാരണമായി തീരുന്നില്ല, മറിച്ച് അത് ചിത്തശുദ്ധിക്ക് കാരണമായി തീരുന്നു. തത്വജ്ഞാനത്തിന് ചിത്തത്തെ അത് പരിഭാഗമാക്കുന്നു. മറിച്ചാണെങ്കിലോ തത്രയും സതി, അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഗുരുവൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതാരായാലും ശരി, ഏത് പ്രവൃത്തിയായാലും ശരി, ഈ പറയുന്ന ധാർമ്മികമായ സേവാ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ചെയ്യുന്നവനൊരു കാമനയുണ്ടെങ്കിൽ ആ കാമനയ്ക്കനുസരിച്ച് ആ കാമനയുടെ പൂർത്തീകരണത്തിനായി അവന് വീണ്ടും ജന്മം ധരിക്കേണ്ടി വരും. അവിടെ ധർമ്മം ഉണ്ടാകും, അധർമ്മവും ഉണ്ടാകാം. അധർമ്മ ഉപജയാ ഇഷ്ടാനിഷ്ട, ഇഷ്ടരൂപത്തിലുള്ള ജന്മങ്ങൾ, അനിഷ്ടരൂപത്തിലുള്ള ജന്മങ്ങൾ. ഒരു ജീവന് ഇഷ്ടരൂപത്തിലുള്ള ജന്മം എന്ന് പറയുന്നത് ദൈവലോകപ്രാപ്തിയും മറ്റുമാണ്. അനിഷ്ടരൂപത്തിലുള്ള പ്രാപ്തി എന്ന് പറയുന്നത് സ്ഥാവര രൂപത്തിലുള്ള ജന്മങ്ങൾ, പക്ഷിമൃഗാദി യോനികൾ ജനിക്കുന്നതാണ് അനിഷ്ടരൂപത്തിലുള്ള ജന്മങ്ങൾ. ഇഷ്ടാനിഷ്ട മിശ്രമായി വരുന്നതാണ് മനുഷ്യജന്മം. അപ്പൊ ഇഷ്ടരൂപത്തിലും അനിഷ്ടരൂപത്തിലുമുള്ള ജന്മങ്ങൾ, ആ ജന്മം നിൽക്കുന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങളുടെ പ്രാപ്തി, അതാണ് സുഖദുഃഖ സംപ്രാപ്തി ലക്ഷണം. ആ രൂപത്തിലുള്ള സംസാര, ഇതാണ് സംസാരം. മുൻപ് പറഞ്ഞ രീതിയിൽ ഫലാഗ്രഹത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ഒരുവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒന്നുകിൽ അവനിൽ പുണ്യം വർദ്ധിക്കും ധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ, അധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ പാപം വൃദ്ധിയുണ്ടാകും. പുണ്യവൃദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർഗാദി ലോകപ്രാപ്തി, പാപവൃദ്ധി ഉണ്ടായാൽ മറ്റ് പ്രാണിജന്മങ്ങൾ, പുണ്യപാപ മിശ്രമായി വന്നാൽ മനുഷ്യജന്മം. ഇതാണ് സംസാരം. ഇത് അനുപരതോ ഭവതി, ഇതിനൊരിക്കുന്നു അവസാനം ഉണ്ടാകുന്നില്ല. ഇത്യതഹ, അതുകൊണ്ട് സംസാര ബീജഭൂതോ ശോകമോ. ഈ സംസാരത്തിന്, സംസാരം എന്ന് പറഞ്ഞാൽ ജന്മപ്രാപ്തി, അവിടെ പുണ്യപാപങ്ങൾ സഞ്ചയിക്കുക, സുഖദുഃഖങ്ങൾ അനുഭവിക്കുക, വീണ്ടും ജന്മപ്രാപ്തി. ഇതിങ്ങനെ അനുപരതമായി അവസാനിക്കാതെ പോകുന്നു. ഇതിന് കാരണമായിരിക്കുന്ന എന്താണ്? സംസാര ബീജഭൂതു ശോകമോഹം. ഇതിന് കാരണമായിരിക്കുന്നത് ശോകമോഹങ്ങളാണ്. അതിന് കാരണമായിരിക്കുന്ന അഹന്തയും മമതയുമാണ്. അതിന് കാരണമായിരിക്കുന്നത് അജ്ഞാനമാണ് എന്നർത്ഥം. തയോശ്ച അടുത്ത് പറയുന്നു, സർവകർമ്മ സന്യാസപൂർവക ആത്മജ്ഞാനാ അന്യതോ നിവൃത്തി ഇതി തദുപതിദിക്ഷു സർവലോക അനുഗ്രഹാർത്ഥം അർജുന നിവൃത്തീകൃത്യ ആഹ ഭഗവാൻ വാസുദേവ അശോച്യ നിത്യാദി. തയോശ്ച അവ രണ്ടും എന്താണ്? ഈ ശോകമോഹങ്ങൾ. ഇവിടെ പറയുന്നതായ ഈ ശോകമോഹങ്ങൾ എങ്ങനെ നശിക്കും? ആത്യന്തികമായി ഇവയുടെ നാശം എങ്ങനെയാണ്? സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനാ. ഇതിന്റെ ആത്യന്തികമായ നാശം എന്ന് പറയുന്നത് ആത്മജ്ഞാനം കൊണ്ടേ പറ്റും. അതുകൊണ്ടേ പറ്റും. എങ്ങനെയുള്ള ആത്മജ്ഞാനം? സർവകർമ്മ സന്യാസപൂർവമായിട്ടുള്ള ആത്മജ്ഞാനം. സർവകർമ്മ സന്യാസത്തോടു കൂടിയതായ ആത്മജ്ഞാനം എന്നാണ്. ആ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് നമ്മളിനി വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പല സന്ദർഭങ്ങളിൽ വരുന്നതാണ്. എന്തായാലും അത് ബാഹ്യമായി കർമ്മങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നതല്ല എന്ന് തൽക്കാലം മനസ്സിലാക്കും. കർമ്മം വേണ്ട എന്ന് വച്ചിരിക്കുന്നതല്ല. അത് നമ്മൾ ഇതിനകം തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതല്ല സർവകർമ്മ സന്യാസം. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് ആത്മജ്ഞാന. അവിടെ അതിനാണ് മുഖ്യം. ആത്മജ്ഞാനത്തോടുകൂടിയ സന്യാസം അതാണ്, ആത്മജ്ഞാന നിഷ്ഠയിലുള്ള സന്യാസം. അങ്ങനെയുള്ള ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ആത്യന്തികമായി ശോകമോഹങ്ങൾ നശിക്കത്തുള്ളൂ. എന്നാ അന്യതോ നിവൃത്തി, മറ്റൊന്നും കൊണ്ടും ശോകമോഹങ്ങൾ നശിക്കത്തില്ല. ശോകമോഹങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, പക്ഷേ അത് ബീജരൂപത്തിലുണ്ടായിരിക്കും. ആത്യന്തികമായി ശോകമോഹങ്ങൾ നശിക്കണമെങ്കിൽ ആത്മജ്ഞാനം കൊണ്ടേ സാധ്യമുള്ളൂ. തദ് ഉപതിദിക്ഷു അത് ഉപദേശിക്കാൻ ആഗ്രഹം ഉള്ളവനായ ഭഗവാൻ, ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഉപതിദിക്ഷു. സർവലോകാനുഗ്രഹാർത്ഥം, അർജുനന് വേണ്ടിയല്ല മറിച്ച് സർവലോകർക്കും വേണ്ടി. അർജുനം നിമിത്തീകൃത്യ, അർജുനൻ ഇവിടെ കേവലം ഒരു നിമിത്തം മാത്രം. ഈ ഉപദേശത്തിന് യുദ്ധത്തിനെങ്ങനെയാണോ അർജുനനോട് നിമിത്തമായത്, അതുപോലെ ഭഗവാന്റെ ഉപദേശത്തിനും അർജുനൻ കേവലം ഒരു നിമിത്തം മാത്രമാണ്. സർവലോക അനുഗ്രഹാർത്ഥമായിട്ടാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചിരിക്കുന്നത്. അത് സർവ അധികാരികൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനകത്ത് സർവസാധനകളുമുണ്ട്, അതിനകത്ത് സർവ തത്വജ്ഞാനവുമുണ്ട്. സർവലോകാനുഗ്രഹാർത്ഥം എന്ന് പറയുമ്പോൾ ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഭഗവാൻ വാസുദേവ ഭഗവാൻ വാസുദേവൻ ഉപദേശം ആരംഭിക്കുകയാണ്. അശോച്യ ഇത്യാദി. ഇവിടെ തന്നെ ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തത്തിന്റെ സാരഭൂതമായ കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അടുത്തിവിടെ വരുന്ന ഒരു പൂർവക്ഷമാണ്. ഏതൊരു തത്വവും ഒരു അധികാരി അയാൾ ഉത്തമനല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ശ്രവണം കൊണ്ട് മാത്രം പറയുന്ന തത്വം ബോധിക്കത്തില്ല. പിന്നെയോ അതിന്റെ ആവർത്തനം വേണം. അതിന്റെ ആവർത്തനം എന്ന് പറയുമ്പോൾ അതാണ് ഒരു തത്വം കേൾക്കുമ്പോൾ മനസ്സിൽ സംശയം ഉണ്ടാകുന്നത്. അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അത് ഇങ്ങനെ വരാമോ, ആ രീതിയിൽ വരാമോ. സാധാരണ ഒരു ജിജ്ഞാസുവിന്റെ മനസ്സിൽ അങ്ങനെ സംശയം വരും. സർ സംശയം വരാത്തത് രണ്ടു കൂട്ടർക്കേ ഉള്ളൂ. ഒന്ന് ഉത്തമാധികാരി, ഒരു സംശയം വരത്തില്ല. പിന്നെ മൂഢന്മാർക്ക് യാതൊരു സംശയം ഉണ്ടാകത്തില്ല. പറയുന്നതെല്ലാം വെരി ക്ലിയർ, ഒരു സംശയമില്ല. എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഒന്നുകിൽ മൂഢനായിരിക്കണം, അല്ലെങ്കിൽ ജ്ഞാനിയായിരിക്കണം. ഒരു സംശയമില്ലാത്തവർ. മധ്യനിലയിലാണെങ്കിൽ സംശയം വരും. കാരണം ഒരു തവണ തന്നെ കേട്ടുകഴിഞ്ഞു, എല്ലാ സംശയങ്ങളും തീർന്നു, ആത്മനിഷ്ഠനായി. സംശയത്തിനവിടെ യാതൊരു പ്രസക്തിയില്ല. മൂഢനാണെങ്കിലും ഗ്രഹിക്കുന്നുണ്ട്, വിസ്മരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നുണ്ട്, ഒരു ചെവി കൂടി കേട്ട് വേറെ ചെവി കൂടെ കളയും. പറയുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അടുത്ത ക്ഷണത്തിൽ തന്നെ ജ്ഞാനം ക്ഷണികമെന്നാണ്. കാരണം അത് ഒരു ക്ഷണത്തിലേ നിൽക്കത്തുള്ളൂ. ശബ്ദവും ഒരു ക്ഷണത്തിലേ നിൽക്കുന്നുള്ളൂ, അടുത്ത ക്ഷണത്തിൽ അതങ്ങ് പോകുന്നു, ഇവിടെ അപ്രത്യക്ഷമായി പോകുന്നു. ശബ്ദം ഈ ആകാശത്തിൽ വിലയിച്ചു പോകുന്നു. ജ്ഞാനം ഇതിനേക്കാൾ വലിയ ആകാശമാണ്, ചിത്താകാശം. ചിത്താകാശത്തിൽ അതങ്ങ് വിലയിച്ചു പോകും. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ? വൃത്തിയാണ്, അന്ധകരണ വൃത്തി. ആ അന്ധകരണ വൃത്തി നിൽക്കുന്ന ഇവിടെ ചിത്താകാശം, വാസിഷ്ഠത്തിനും മറ്റും പറയും. ഇത് ഭൂതാകാശം, ആകാശം. ശബ്ദം സഞ്ചരിക്കുന്നത്, ഈ ശബ്ദം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂതാകാശം, ചിത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്താകാശം. ഇതിന് രണ്ടിനും ഒരു സ്വഭാവമാണ്. ശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു നിമിഷം കൂടെ നിൽക്കാൻ പറ്റത്തില്ല, അവിടെ അങ്ങ് വിലയിച്ചു പോകും. അതിങ്ങനെ തുടർന്ന് നിൽക്കാൻ പറ്റത്തില്ല. പ്രകാശം തുടർന്ന് നീക്കുന്നു, അഗ്നി തുടർന്ന് നീക്കുന്നു, പക്ഷെ ശബ്ദത്തിനത് പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിന്. അതിങ്ങനെ പ്രകടമാകുന്നു, ഉടൻ വിലയിച്ചു പോകും. എവിടെ വിലയിക്കും? ചിത്താകാശത്ത് അങ്ങ് വിലയിച്ചു പോകും. അതാണ് ഒരു സൗകര്യം. അപ്പൊ തന്നെ കേട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ വിസ്മൃതിയിലേക്ക് പോകും, അല്ലെങ്കിൽ മറന്നു പോകും, വിലയിച്ചു പോകും. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സംശയവും ഉണ്ടാകത്തില്ല. ഇവിടെ അങ്ങനെയല്ല. കേജിതാഹു, ഇത് കേൾക്കുന്ന ചിലർക്ക് സംശയങ്ങളുണ്ട്. അതിതത്വത്തെ അംഗീകരിക്കുന്ന ശിഷ്യനാവാം, ജിജ്ഞാസുവാകാം. ഇവിടെ മിക്ക സന്ദർഭങ്ങളിലും ഈ ചോദ്യം ചോദിക്കുന്നവനെ പൂർവപക്ഷി എന്ന് പറയും. അപൂർവപക്ഷി രണ്ടു തരത്തിലാണ് വരുന്നത്. വാദത്തിനായിട്ടാണ് വരുന്നതെങ്കിൽ അത് ശിഷ്യനല്ല. വാദം എന്ന് പറഞ്ഞാൽ തർക്കം. തർക്കത്തിനായിട്ട് വരുന്നത് ശിഷ്യനല്ല. ഈ തത്വത്തെ അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരാളാണ്. തത്വം കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ പ്രയാസമുള്ളവരും കാണുന്നു. ഒരേ ചോദ്യം തന്നെ രണ്ട് തരത്തിൽ നിന്ന് ചോദിക്കാം. ചോദ്യം ഒന്ന് തന്നെ. ഒന്ന് തർക്കത്തിന് വരുന്നവന്റെ നിലയിൽ നിന്ന്, മറ്റൊന്ന് ശിഷ്യന്റെ നിലയിൽ നിന്ന്. എല്ലാ ചോദ്യങ്ങളെയും ശിഷ്യന്റെ നിലയിൽ നിന്ന് കണ്ടാൽ മതി. ഭാഷ്യകാരൻ ഭാഷ്യൻ രചിക്കുമ്പോൾ ഈ ചോദ്യകർത്താക്കൾ എല്ലാവരെയും കാണുകയാണ്. ഒരേ ഒരു ചോദ്യം തന്നെ വെച്ചുകൊണ്ട് അതിൽ എല്ലാവരെയും കാണുന്നുണ്ട്. ജിജ്ഞാസുവായ ഒരു ശിഷ്യനായിരിക്കാം ചിലപ്പോൾ അത് ചോദിക്കുന്നത്. അത് ശിഷ്യനെ ചോദിക്കാവുന്നില്ല, വളരെ കുത്തർക്കം താർക്കികനായ ഒരുവനായിരിക്കും. ഈ സിദ്ധാന്തത്തിന് അംഗീകരിക്കാൻ വയ്യാതെ ചോദിക്കുന്നവരും താർക്കികനാണ്. ചോദിക്കുന്നെങ്കിൽ സിദ്ധാന്തത്തെ അയാൾക്ക് അംഗീകരിക്കാൻ വയ്യ. ഈ സിദ്ധാന്തത്തെ അയാൾക്ക് ഖണ്ഡനം ചെയ്യണം, അതിനുവേണ്ടി ചോദിക്കുന്നു. അതേ ചോദ്യം തന്നെ ഒരു ശിഷ്യൻ ചോദിക്കുകയാണെങ്കിൽ ഗുരു പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത, ആശയ വ്യക്തത, അതിനുവേണ്ടി ചോദിക്കുന്നു. ഇവിടുത്തെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഒരു ശിഷ്യന്റെ നിലയിൽ നിന്ന് സ്വീകരിച്ചാൽ മതി. ഇപ്പൊ പൂർവപക്ഷി എന്ന് പറയുന്നത് ഇവിടെ ശിഷ്യൻ തന്നെ പറയുന്നു. ഊഹാപോഹ വിചക്ഷണൻ, ഊഹാപോഹ വിചക്ഷണനായിരിക്കുന്ന ഒരു ശിഷ്യൻ. അവന്റെ ഉള്ളിൽ ശാസ്ത്ര സംസ്കാരമുണ്ട്. സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടാകും. ചോദിക്കുകയാണ് കേജിദാഹു സർവകർമ്മ സന്യാസപൂർവകാ ആത്മജ്ഞാന നിഷ്ഠ മാത്രാദേവ കേവലാ കൈവല്യം ന പ്രാപ്യതേ. അങ്ങനെ ഒരു സിദ്ധാന്തം പറഞ്ഞല്ലോ, ഈ ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് തന്നെ മോക്ഷം ഉണ്ടാകാമെന്ന്. ശിഷ്യൻ തന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ വാദി എതിർക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, സർവകർമ്മ സന്യാസപൂർവക ആത്മജ്ഞാന നിഷ്ഠ മാത്ര, കേവലമായി ആത്മജ്ഞാന നിഷ്ഠ കൊണ്ട് മാത്രം കേവല എന്നുവെച്ചാൽ മറ്റെന്തോ അതിനോടുകൂടി വേണം കൈവല്യം മോക്ഷം ന പ്രാപ്യതേ, മോക്ഷം പ്രാപിക്കത്തില്ലല്ലോ ഏവ. അപ്പോൾ ഗുരു ചോദിക്കുന്നു കിന്തറി, പിന്നെന്താ വേണ്ടത്? ചോദ്യ ഉത്തരവുമാണ്, ഇനി അങ്ങോട്ടുള്ള ചർച്ച മുഴുവൻ ചോദ്യ ഉത്തരവുമാണ്. ചോദിക്കുന്നതെല്ലാം ഒന്നുകിൽ വാദിയുടെ ഭാഗത്ത് നിന്നല്ലെങ്കിൽ ശിഷ്യന്റെ ഭാഗത്ത് നിന്ന് ഇടയ്ക്ക് സമാധാനം ഗുരു തന്നെ ചോദിക്കും. കിംതർഹി, പിന്നെന്താണ്? ആത്മജ്ഞാനം കൊണ്ടല്ല മോക്ഷമെങ്കിൽ, അതുകൊണ്ട് മാത്രമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അഗ്നിഹോത്രാദി ശ്രൗത സ്മാർത്ത കർമ്മ സഹിതാത് ജ്ഞാനാ കൈവല്യ പ്രാപ്തിരീതി സർവാസു ഗീതാസു നിശ്ചിതോ അർത്ഥ. ഈ ഗീതയ്ക്ക് ഭാഷ്യകാരൻ വ്യാഖ്യാനം രചിക്കുന്നതിന് മുമ്പ് വ്യാഖ്യാനം രചിച്ചിരുന്നു, ആ വ്യാഖ്യാനവും ശിഷ്യൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ജ്ഞാന കർമ്മ സമുച്ചയവാദി, ഇത് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ഉപനിഷത് ഭാഷ്യങ്ങളിലെല്ലാം പലതവണ ശ്രവിച്ചിട്ടുള്ളതാണ്. അഗ്നിഹോത്രാദി ശ്രൗത സ്മാർത്ത കർമ്മ സഹിത ജ്ഞാനാത്. ഇവിടെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു, കർമ്മം കർമ്മം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പ്രവൃത്തികളാണ്. ജ്ഞാന കർമ്മ സമുച്ചയം എന്ന് കേൾക്കുമ്പോൾ അതാ വരുന്നത്, നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികൾ. ഇതൊന്നുമല്ല ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയത്തിന് വിഷയമായിരിക്കുന്ന. എന്താണ് അഗ്നിഹോത്രാദി ശ്രൗത സ്മാർത്ത കർമ്മങ്ങൾ? അഗ്നിഹോത്രം തുടങ്ങി ശ്രുതിയിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പോൾ പറയുന്നു കുരു കർമ്മൈവ തസ്മാത്വം, ഇത് സ്മൃതിയിൽ വിധിച്ചിരിക്കുന്ന ഒരു കർമ്മമാണ് യുദ്ധം ചെയ്യാൻ, സ്മാർത്ത കർമ്മമാണ്. ഇതിനെ നമുക്ക് സ്മാർത്ത കർമ്മം എന്ന് വിളിക്കാം. അഗ്നിഹോത്രം ജുഹുയാ, അഗ്നിഹോത്രം ചെയ്യണം, വിധിക്കുന്നു, അത് ശ്രൗത കർമ്മമാണ്, ശ്രുതിയിൽ വിധിച്ചത്, ഇത് സ്മൃതിയിൽ വിധിച്ചത്. നമ്മൾ ഗീതയുടെ മഹത്വത്തെ കണക്കിലെടുത്തുകൊണ്ട് അതിനെ നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുമെങ്കിലും ഗീത സ്മൃതിയുടെ പട്ടികയിലാണ് പെട്ടിരിക്കുന്നത്. ഗീതയിൽ നിർദ്ദേശിക്കുന്ന ഒരു കർമ്മം എന്ന് പറയുമ്പോൾ അത് സ്മാർത്ത കർമ്മമാണ്, യുദ്ധം സ്മാർത്ത കർമ്മമാണ് വിധിച്ചിരിക്കുന്നു, അഗ്നിഹോത്രം ശ്രവത കർമ്മമാണ് വിധിച്ചിരിക്കുന്നു. ഇത്തരം കർമ്മങ്ങളോട് കൂടിയ ജ്ഞാനാ, ജ്ഞാനം കൊണ്ടാണ് കൈവല്യപ്രാപ്തി മോക്ഷപ്രാപ്തി. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ട് ഒരേ സമയം തന്നെ തത്വജ്ഞാന നിഷ്ഠയും അതേസമയം തന്നെ കർമാനുഷ്ഠാനവും, കർമ്മയോഗാനുഷ്ഠാനം. കർമാനുഷ്ഠാനം വെച്ചാൽ കർമ്മയോഗാനുഷ്ഠാനം. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ട് മോക്ഷം എന്നാണ് പൂർവപക്ഷി പറയുന്നത്. അപ്പൊ ആ കർമ്മം, ഏത് കർമ്മം അനുഷ്ഠിക്കണം? വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, സാധാരണ കർമ്മം അനുഷ്ഠിച്ചാൽ പോരാ. ഇത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇതൊരു തികച്ചും സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു വാദമാണ്, നമ്മൾ വിശദീകരിക്കും. ഇതാണ് സർവാസു ഗീതാസു നിശ്ചിതോർത്ഥ, ഗീതയിലെ നിശ്ചിതമായ അർത്ഥം, അതിന്റെ താല്പര്യം നിഷ്ഠ. നിഷ്ഠ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനമാണ് നിശ്ചിതോ അർത്ഥ നിഷ്ഠ, ഇതാണ് ഗീതയുടെ നിഷ്ഠ എന്നാണ്. ജ്ഞാപകം ച അഹുരസ്യ അർത്ഥസ്യ അസ്യ അർത്ഥസ്യ, ഈ നിഷ്ഠയുടെ ജ്ഞാപകം പ്രമാണം ആഹുഹു ഇവിടെ പറയുന്നു. എന്താണ് അഥ ചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിഞ്ച ഇത്വാ പാപമവാപ്സ്യസി കർമ്മണ്യേവാധികാരസ്തേ കുരു കർമ്മൈവ തസ്മാത്വം ഇത്യാദി. അതായത് ഗീതയിൽ തന്നെ ആത്മനിഷ്ഠയെക്കുറിച്ച്, ആത്മതത്വത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു. അവിടെ തന്നെ പറയുന്ന എന്താണ്? ഈ ധർമ്മ്യമായിരിക്കുന്ന, കർത്തവ്യമായിരിക്കുന്ന സംഗ്രാമം, യുദ്ധം നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പാപമുണ്ടാകും, തേ കർമ്മണ്യവ അധികാര കർമ്മണി ഏവ അധികാര തേ, നിനക്ക് കർമ്മത്തിൽ മാത്രമാണ് അധികാരം, ആത്മനിഷ്ഠയിലല്ല. ഒരു കർമ്മയുവ തസ്മാത്വം, നീ കർമ്മം തന്നെ ചെയ്യുക എന്നിങ്ങനെ പറയും. അങ്ങനെ പറയുകയും ആത്മതത്വത്തെ വിശദമാക്കുകയും ചെയ്യുമ്പോൾ ആത്മനിഷ്ഠനായി ഇരുന്നു കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് മോക്ഷം നേടണം എന്നല്ലേ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്കും സാധാരണഗതി തോന്നും. കാരണം ഇത് രണ്ടും പറയുന്നുണ്ട്. കർമ്മയോഗ ശ്രോതമായ കർമ്മങ്ങളും അനുഷ്ഠിച്ച് അതോടൊപ്പം തന്നെ ശ്രവണ മനനാദികൾ ചെയ്ത് ആത്മജ്ഞാനവും നേടി മോക്ഷം നേടുക, അതാണല്ലോ ശരിക്കും ഇവിടെ പറയുന്നത്. അത് രണ്ടും സാധ്യമല്ല ഒരുമിച്ച് എന്നാണ് ഭാഷ്യകാരം പറയുന്നത്. ഒരേ സമയം രണ്ടും അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്നാണ്. എന്തുകൊണ്ടത് വിശദീകരിക്കുന്നു? ഹിംസാദിയുക്തത്വാദ് വൈദികം കർമ്മ അധർമ്മായ ഇതി ഈമപി ആശങ്ക ന കാര്യ. ഇവിടെ ഒരു സംശയം വരാം. വൈദികമായ ധർമ്മങ്ങൾ, യാഗാദി പ്രവൃത്തികൾ, അതെങ്ങനെ ധർമ്മമാവും? അധർമ്മമാണല്ലോ. എന്തുകൊണ്ട്? അതിന് ഹിംസ വരുന്നുണ്ട്. ആടിനെയും മറ്റും ബലി കൊടുക്കുന്നുണ്ട്, പ്രാണികളെ കൊല്ലുന്നു, അത് ഹിംസയാണല്ലോ. അതുപോലെ ഇവിടെ പറയാൻ പോകുന്ന യുദ്ധം, അവിടെ ചെറിയൊരു ഹിംസയോ, യാഗത്തിന്റെ ഒരു ഭാഗത്തിൽ ഒരു പ്രാണിയെ ബലി കൊടുക്കുന്നതേ ഉള്ളൂ. അതിൽ തന്നെ രണ്ടു വർഷമുണ്ട്. വാസ്തവത്തിൽ അവിടെ പ്രാണികളെ കൊല്ലുന്നില്ല. പശുവാലംബനമെന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലുകയല്ല, അതിനെ മന്ത്രോച്ചാരണത്തോടുകൂടി സ്പർശിക്കുകയാണ് എന്നിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ പക്ഷം അനുസരിച്ചല്ല, കൊല്ലുന്നു എന്നുള്ള പക്ഷം അനുസരിച്ചാണ് ഇവിടെ പൂർവക്ഷി പറയുന്നത്. യാഗത്തിൽ ഹിംസയുണ്ട്, ആട്ടിനവിടെ കൊല്ലുന്നുണ്ട്. അത് അധർമ്മമാണല്ലോ. അതും അധർമ്മമാണെങ്കിൽ ഈ ക്ഷത്രിയൻ ചെയ്യുന്ന യുദ്ധം അത് എത്രയോ വലിയ ഹിംസയാണ്, എത്രയോ പേരെ കൊല്ലുന്നു, അത് അതിനും വലിയ അധർമ്മമാണ്. പാപഫലത്തെ, പാപജന്മത്തെ ഉണ്ടാക്കുമെന്നോ? ഇത് സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കുന്ന കാര്യമാണ്. പറയുന്നു ശരിയല്ല. ഹിംസാദിയുക്തത്വ, ഹിംസയും മറ്റും കൂടിയതുകൊണ്ട് വൈദികം കർമ്മ അധർമ്മമായ, വൈദികമായ കർമ്മങ്ങളെല്ലാം അധർമ്മത്തെ ഉളവാക്കുന്നതാണ്. ഇത് ഇയം അഭ്യാസങ്ക നാകാര്യം. അങ്ങനെ ശങ്കിക്കേണ്ട കാര്യമില്ല. വൈദികന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വൈദിക കർമ്മത്തിൽ ഹിംസയില്ല. അവിടെ ആടിനെ കൊല്ലുന്നുണ്ട്, പക്ഷെ അവിടെ ഹിംസ ഇല്ല. അതുപോലെ കഥം ക്ഷാത്രം കർമ്മ യുദ്ധലക്ഷണം ഗുരു ഭ്രാതൃ പുത്രാദീൻ ഹിംസാലക്ഷണം അത്യന്തക്രൂരമപി സ്വധർമ്മയിത് കൃത്വ നാധർമ്മമായ. അതുപോലെ യുദ്ധമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് വളരെ ക്രൂരമായ ഒരു കർമ്മമാണെങ്കിലും അത് സ്വധർമ്മം ആയി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ അധർമ്മമില്ല എന്നാണ്. അപ്പൊ യാഗത്തിൽ പ്രാണികളെ കൊല്ലുന്നുണ്ടെങ്കിലും അത് ധർമ്മമാണ്. അതുപോലെ യുദ്ധത്തിൽ അനേക ജീവന്മാരെ ഹിംസിക്കുന്നുണ്ടെങ്കിലും അത് ധർമ്മമാണ്, അധർമ്മമല്ല. യാഗം പോലെ തന്നെ അതും അധർമ്മമല്ല, ധർമ്മമാണ്. ഇത് രണ്ടും ധർമ്മമാണെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. അങ്ങനെയാണ്, ഇത് ധർമ്മമാണ്. ക്ഷത്രിയൻ സ്വധർമ്മമായി യുദ്ധം ചെയ്യുമ്പോൾ അത് അധർമ്മമല്ല, ധർമ്മമാണ്. മറിച്ചോ അത് ചെയ്യാതിരുന്നാലാണ് പാപം എന്നാണ്. യാഗം വിധിക്കപ്പെട്ടവൻ ആർക്കാണോ വിധിച്ചിരിക്കുന്നത് അവൻ യാഗം ചെയ്യാതിരുന്നാൽ പാപമുണ്ട്. യുദ്ധം ആർക്കാണോ വിധിച്ചിരിക്കുന്നത് അവനത് ചെയ്യാതിരുന്നാൽ പാപമുണ്ട് എന്നാണ്. ഇവിടെ ഒരു സംശയമാണ്. സംശയം എന്താണ്? യാഗവും യുദ്ധവും ഹിംസയുള്ളതുകൊണ്ട് പാപമല്ലേ എന്നാണ്. അതിന് ധർമ്മശാസ്ത്രങ്ങളുടെ മറുപടിയാണ്, സിദ്ധാന്തിക്ക് കൂടി സ്വീകാര്യമായ ഒരു മറുപടിയാണ്. ഹിംസയുള്ളതുകൊണ്ട് അത് പാപമല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ യാഗത്തിന് പുറത്ത് ഒരാടിനെ കൊന്നുകഴിഞ്ഞാൽ അത് പാപമാണ്, അതാണ് വൈദികന്മാർ പറയുന്നത്. യാഗത്തിനല്ലാതെ ഒരാടിനെ കൊന്നാൽ അതിന്റെ പാപമുണ്ട്, പക്ഷെ യാഗത്തിന്റെ ഭാഗമായി അതിനെ കൊല്ലുന്നത് പാപമല്ല. എന്തുകൊണ്ട്? വിഹിതമായ കർമ്മം, വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മം അത് പുണ്യത്തെ ഉണ്ടാക്കും, വേദത്തിൽ നിഷേധിച്ചിരിക്കുന്ന കർമ്മം അത് പാപത്തെ ഉണ്ടാക്കും. ഇപ്പൊ ഹിംസയെ നിഷേധിച്ചിരിക്കുകയാണ്, നിഷേധിച്ചിരിക്കുന്നതുകൊണ്ട് ഹിംസ ചെയ്താൽ പാപമുണ്ടാവും. പക്ഷെ അതേ ഹിംസ തന്നെ എവിടെയെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് പാപമില്ല, ബാക്കിയുള്ള ഭാഗത്ത് പാപം. അതാണ് വൈദികന്മാരുടെ പൂർവ്വമീമാംസകരുടെ മതം. അപ്പൊ യാഗം ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഹിംസിച്ചാൽ അതുകൊണ്ട് പാപമാണ്. ഇപ്പൊ കൊല്ലുന്നത് പാപം എന്നുള്ള ഒരർത്ഥത്തിലല്ല അവർ പറയുന്നു. അവർ പറയുന്നത് എന്താണ്? വിധിച്ചാൽ പാപമില്ല, നിഷേധിച്ചാൽ പാപം. ഇതാണ് പാപപുണ്യങ്ങൾക്ക് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രമാണം. എവിടെയാണോ വേദവിധിയുള്ളത് അതിലിപ്പോൾ കൊല്ലാനായിരിക്കും. അപ്പോൾ ആ വിധി ഉള്ളിടത്ത് പാപമില്ല എന്നാണ്. എവിടെയാണോ നിഷേധമുള്ളത്, ഏതായാലും ശരി, അവിടെ പാപമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യുദ്ധം ക്ഷത്രിയന് സ്മൃതിയിൽ വിധിച്ചിരിക്കുന്നു. തസ്മാത് യുദ്ധസ്വ, ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു. അങ്ങനെ വിധിച്ചിരിക്കുന്നത് കൊണ്ട് അതില് സ്വധർമ്മമായി അതിന് പാപമില്ല എന്നാണ്. അപ്പോൾ പാപപുണ്യങ്ങളെ സംബന്ധിച്ചുള്ള സാധാരണ ലൗകിക ദൃഷ്ടിയിലല്ല ഇത് പറയുന്നത്. ലൗകിക ദൃഷ്ടിയിലാണെങ്കിൽ ഒരു ചോദ്യം വരും, കൊല്ലുകയല്ലേ അപ്പോൾ പാപം വരത്തില്ലേ, അത് ഹിംസയല്ലേ, ഹിംസയ്ക്ക് പാപം ഇല്ലെന്നാണ്. ഇത് മീമാംസക ദൃഷ്ടിയിലാണ് ഇവിടെ പറയുന്നത്. അവർ പറയുന്നത് കൊല്ലുന്നത് പാപം തന്നെ, പക്ഷെ ആ കൊല വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് പാപമില്ല. മൈസൂരായിട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അതിന് പാപമില്ല. പക്ഷേ തൂക്കിക്കൊല്ലാൻ വിധിച്ചവനോ അവൻ വേറൊരുവനെ കൊന്നു, അവന് പാപമുണ്ട്. അവന്റെ ശിക്ഷയാണ് അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പോൾ രണ്ടുപേരും കൊലയാണ് നടത്തുന്നത്. നമ്മൾ ലോക വ്യവഹാരത്തിലും അങ്ങനെയാണ്, ഒന്നിനെ നമ്മൾ കുറ്റമായി കാണുന്നു. മൈസൂരായിട്ടിനെ ആരും തൂക്കിക്കൊല്ലാറില്ല, അത് കുറ്റമല്ല. രണ്ടുപേരും ചെയ്യുന്നത് എന്താണോ കൊലയാണ്, ആരാച്ചാരും ചെയ്യുന്നു കൊല തന്നെ. പക്ഷെ അയാളെയും തൂക്കിക്കൊല്ലത്തില്ല, മൈസൂരായിട്ടിനെയും തൂക്കിക്കൊല്ലത്തില്ല, കൊല ചെയ്തവനെ തൂക്കിക്കൊല്ലും. അപ്പൊ ലൗകിക നിയമത്തിലും അങ്ങനെയുണ്ട്, ശത്രു രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിനെ എതിരിട്ട് കൊന്നുകഴിഞ്ഞാൽ അവന് ശിക്ഷയില്ല, അവന് കൊലക്കുറ്റത്തിന് അവനെ ശിക്ഷിക്കത്തില്ല. അവന് ചെയ്യുന്ന കൊലയാണ്, പക്ഷെ അവനെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കാറില്ല. ലൗകിക ന്യായം അത് തന്നെ, മറിച്ച് അവന് പരമവീര ചക്രവും മറ്റും കൊടുത്ത് ആദരിക്കും. പക്ഷെ കൊലയ്ക്ക് അവിടെ എന്താണ്? വലിയ അംഗീകാരവും ആദരവും എല്ലാം കിട്ടുന്നത്, ലൗകിക ന്യായം. ഇതുപോലെ ന്യായമാണ് മീമാംസകരും പറയുന്നത്. വേദത്തിൽ വിധിച്ചിട്ടുള്ള അതിന്റെ ഒരംശമായി ഹിംസ വന്നു കഴിഞ്ഞാലും അത് ഹിംസയല്ല, അതുകൊണ്ട് പാപം ഉണ്ടാകുന്നില്ല. അതാണ് പറയുന്നത് ഹിംസാദിയുക്തത്വ. ഹിംസാദി ദോഷങ്ങളോടുകൂടിയത് കൊണ്ട് വൈദിക കർമ്മങ്ങൾ അധർമ്മമായ, അതിൽ അധർമ്മം ഉണ്ടാകും. ഇയമപ്യാശങ്ക എന്ന കാര്യം ഇങ്ങനെയും ചിന്തിക്കരുത്. കഥം ക്ഷാത്രം കർമ്മ, ക്ഷത്രിയ ധർമ്മമായിരിക്കുന്ന കർമ്മം, യുദ്ധലക്ഷണം യുദ്ധം, ഗുരു ഭ്രാതൃ പുത്രാദീൻ, ഗുരു സഹോദരൻ പുത്രൻ തുടങ്ങിയവരുടെ ഹിംസാലക്ഷണം, അവരെ കൊല്ലുകയാണ്, അത്യന്തക്രൂരമാണ്. എങ്കിലും സ്വധർമ്മീതി കൃത്വ, സ്വധർമ്മമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നാധർമ്മമായ, അത് അധർമ്മത്തെ ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല തഥാകരണേച്ച, ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ തഥ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വധർമ്മം കീർത്തിം ജഹിത്വ, നീ സ്വധർമ്മത്തെ ത്യജിക്കുന്നു, കീർത്തിയെ ത്യജിക്കുന്നു, പാപം അവാപ്സ്യസി, സ്വധർമ്മം ചെയ്യാത്ത പാപവും നീ നേടുന്നു. ഇതി ബ്രുവത എന്നാണ് ഭഗവാൻ പറയുന്നത്. യുദ്ധം പോലും പാപമല്ല എന്ന് പറയുന്ന ഭഗവാന്റെ അഭിപ്രായത്തിൽ യാവജ്ജീവാദി ശ്രുതി ചോദിതാനാം പശ്വാദി ഹിംസാലക്ഷണാനാം ച കർമ്മണാം പ്രാഗേവനാധർമ്മത്വം. അതുകൊണ്ട് ഇത്രയും ക്രൂരമായ യുദ്ധം പോലും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പാപമാണെന്ന് പറയുന്ന ഈ സ്മാർത്തവിധി അല്ലെങ്കിൽ ഭഗവാന്റെ വിധി എന്താണ്? യാഗത്തിലെ ഹിംസയെ അഹിംസയെന്നാണ് പറയുന്ന ഒന്നാണ് ഇത്. ബ്രൂവത എന്ന് ഭഗവാൻ പറയുമ്പോൾ, ഇവിടെ യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് പാപം എന്ന് പറയുമ്പോൾ, യാവജ്ജീവാദിശ്രുതി ചോദിതാന യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയാ, യാവജ്ജീവം എത്ര കാലം യാഗം ചെയ്യുന്നതിന് ശക്തിയുണ്ടോ അത്രയും കാലവും ശ്രുതി പറയുകയാണ് അഗ്നിഹോത്രം ചെയ്യാൻ. അപ്പോൾ പലതവണ ചെയ്തു കഴിഞ്ഞാൽ പലതവണ അതിൽ ആടിനെ കൊല്ലേണ്ടി വരും. അങ്ങനെ കൊന്നു കഴിഞ്ഞാലും ശ്രുതി ചോദിതാന, ശ്രുതി ചോദിതം ശ്രുതി വിധിച്ചത്, ചോദന വിധി ശ്രുതി ചോദിതം ശ്രുതി വിധിച്ചത്, വേദം വിധിച്ച പശുവാദി ഹിംസാലക്ഷണാന, പശുവാദി ഹിംസകളോടുകൂടിയ പശു എന്ന് വെച്ചാൽ ആടാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന പശു, ആട്ടിനെയും മറ്റും കൊല്ലുന്നതായ കർമ്മണ ഈ വൈദിക കർമ്മങ്ങൾക്ക് പ്രാഗേവനാധർമ്മത്വം, പ്രാഗേവനാധർമ്മം എന്ന് വെച്ച് അധർമ്മത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അധർമ്മം ഇല്ല എന്നുള്ള കാര്യം ചിന്തിക്കുക കൂടി വേണം. അതിൽ അധർമ്മമേ ഇല്ല, കൂടുതൽ വ്യക്തമാണെന്നർത്ഥം. യുദ്ധം അധർമ്മമല്ല എന്നുണ്ടെങ്കിൽ വൈദിക കർമ്മങ്ങൾ അധർമ്മമേ അല്ല. ഇത് സുനിശ്ചിതമുക്തം ഭൂതി, അത് ഇവിടെ ഭഗവാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടുത്തെ ഈ ചോദ്യത്തിന്റെ സന്ദർഭം എന്ത്? ജ്ഞാനത്തോടുകൂടി കർമ്മം അനുഷ്ഠിക്കണമോ എന്നുള്ളതാണ്. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ യുദ്ധം പോലെയുള്ള ക്രൂരമായ കർമ്മങ്ങൾ ഈ ജ്ഞാനത്തോടുകൂടി സ്മാർത്ഥ കർമ്മം അനുഷ്ഠിക്കാമോ? യാഗം പോലെയുള്ള ഹിംസായുക്തമായ കർമ്മങ്ങൾ ഈ ജ്ഞാനത്തോടുകൂടി അനുഷ്ഠിക്കാമോ? ഇതാണ് ചോദ്യം. അനുഷ്ഠിക്കണം എന്ന് പൂർവ്വപക്ഷി പറയുന്നു. യുദ്ധം എന്ന ക്രൂരകർമ്മവും യാഗം എന്ന ഹിംസായുക്തമായ കർമ്മവും തത്വജ്ഞാനത്തോടുകൂടി ആകാം. ശ്രൗതവും സ്മാർത്ഥവുമായ കർമ്മങ്ങൾ ദോഷമില്ല, ആ കർമ്മത്തിന് ദോഷമില്ല എന്ന് കാണിക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് സ്മാർത്ഥമായി വിധിച്ചിരിക്കുന്ന കർമ്മമാണ്, മറ്റൊന്ന് ശ്രൗതമായി വിധിച്ചിരിക്കുന്ന കർമ്മമാണ്. വിധിച്ചതുകൊണ്ട് തന്നെ ഇതിൽ ഹിംസാദോഷമില്ല. യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമാണ്, അസ്വധർമ്മമായി അനുഷ്ഠിച്ചാൽ അതിൽ ഹിംസാദോഷമില്ല. യാഗത്തിൽ ഒഴിഞ്ഞവാക്കാൻ വയ്യാത്ത ഭാഗമാണ് ആടിനെ കൊല്ലുക എന്നുള്ളത്, വിധിച്ചിരിക്കുന്നുണ്ട്, വേദത്തിൽ വിധിച്ചിരിക്കുന്നുണ്ട്, അതിൽ പാപമില്ല. ഇത് പൂർവമീമാംസകരുടെ മതമാണ്. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ജ്ഞാനത്തോടൊപ്പം അനുഷ്ഠിക്കാം എന്ന് പറയുന്നത് സിദ്ധാന്തിയല്ല, പൂർവപക്ഷമാണ്. സിദ്ധാന്തിയെ സംബന്ധിച്ചിടത്തോളം അതിലെന്താണ്? ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാം എന്നുള്ളതിനോട് സിദ്ധാന്തി യോജിക്കുന്നുണ്ട്. ഈ പറയുന്ന പശുവാദികളെ കൊല്ലുന്ന, അതായത് ആട്ടിനെയും മറ്റും കൊല്ലുന്ന യാഗമോ അല്ലെങ്കിൽ അതിക്രൂരമായ യുദ്ധമോ രണ്ടു ഒരാൾക്ക് അനുഷ്ഠിക്കാം, പക്ഷെ അത് ജ്ഞാനത്തിനോടുകൂടി ചേരത്തില്ല. ഈ ഒരു ഭാഗത്തിലെ സിദ്ധാന്തിക്ക് വിരോധമുള്ളൂ. അപ്പൊ ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ കാമനയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, കാരണം വേദത്തിൽ വിധിച്ചതായതുകൊണ്ട് സ്മൃതിയിൽ വിധിച്ചതായതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ഒരാൾക്ക് ചെയ്യാം. കാമനയോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ കാമനയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഫലത്തെ ഉണ്ടാക്കും, സംസാരത്തെ ഉണ്ടാക്കും, മോക്ഷത്തിന് ഉപകരിക്കത്തില്ല. ഇത് ചെയ്യാൻ പാടില്ല എന്ന് സിദ്ധാന്തി പറയത്തില്ല. പൂർവമീമാംസകർ പറഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും വേദത്തിൽ വിധിച്ചതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല, അത് അധർമ്മമാണെന്നൊരു പക്ഷം അദ്വൈതിക്കില്ല. കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാം. ചതുരാശ്രമങ്ങൾക്കും ചതുർവർണത്തിനുമായി എന്തെല്ലാം വിധിച്ചിട്ടുണ്ടോ, യുദ്ധമോ യാഗമോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ മോക്ഷത്തിന് ഉപകരിക്കില്ല എന്നുള്ള ഭാഗത്താണ് സിദ്ധാന്തി യോജിക്കുന്നത്. സിദ്ധാന്തി നിൽക്കുന്നത് അത്തരം കർമ്മങ്ങൾ മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല, അത്തരം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യഭാവം അനുസരിച്ച് ജന്മമുണ്ടാവും. അതായത് യാഗം ചെയ്ത് സ്വർഗത്തിൽ പോകുന്നു, ദേവയോനിയിൽ ജനിക്കുന്നു, അവിടെ സ്വർഗത്തിൽ കഴിയുന്നു. പുണ്യത്തിന്റെ ഫലമായി സ്വർഗത്തിൽ കഴിയേണ്ടി വരുന്നു, പക്ഷെ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. പാപം അവിടെ ഹിംസ ഉണ്ടായിരുന്നല്ലോ, അഹിംസയുടെ ഫലം അനുഭവിക്കുന്നതാണ്. ഇടയ്ക്ക് അവിടെ അസുരന്മാർ കയറി സ്വർഗത്തിൽ നിന്ന് അവരെ കടിച്ചിറക്കും, അപ്പൊ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഹിംസയുടെ ഫലമാണ്, അത് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല, ചെയ്തോളൂ, അതിന്റെ പുണ്യഭാവ ഫലങ്ങൾ അനുഭവിച്ചോളൂ. പിന്നെ എന്താണ് ഇവിടെ സിദ്ധാന്തി പറയുന്നത്? അത്തരം കർമ്മങ്ങളും തത്വജ്ഞാനവുമായിട്ട് ബന്ധിപ്പിക്കരുത്, അതാണ്. അത് മീമാംസകർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. മാത്രമല്ല, കാമ്യ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം സിദ്ധാന്തി പറയുന്നത് അത്തരം കാമനകളോടുകൂടി ചേരുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വേദത്തിൽ വിധിച്ചിരിക്കുന്ന ഇത്തരം കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? അത് കാമനയോടുകൂടി അത് ചെയ്യാൻ പറ്റും. ഒരുവന്റെ ഉള്ളിൽ സ്വർഗ കാമഹ എന്നാണ് വിധിച്ചിരിക്കുന്നത്. കാമനയുണ്ടെങ്കിലേ ആ കർമ്മം ചെയ്യാൻ പറ്റും. സ്വർഗത്തിനോടുള്ള കാമന വേണം, സ്വർഗത്തോടുള്ള ആഗ്രഹം വേണം, അതുള്ളവനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ജിജ്ഞാസു എന്താണ് ചെയ്യേണ്ടത്? അത്തരം കർമ്മങ്ങളെ ഉപേക്ഷിക്കും. ഒരു ജിജ്ഞാസു എന്ന് പറയുമ്പോൾ സ്വർഗത്തോടും മറ്റും വിരക്തി വന്നവനാണ്, അവന്റെ മനസ്സിൽ അത്തരം കാമനകളില്ല, സ്വർഗപ്രാപ്തിയൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത്തരം പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, കാമനയോടുകൂടി ചെയ്യേണ്ടി വരുന്ന എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കുക, നിഷിദ്ധമായ പാപത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുക, എന്നിട്ട് സാധാരണ കർമ്മങ്ങൾ ചെയ്യുക, അതാണ് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് അഹങ്കാരത്തെ ത്യജിച്ച് ഈശ്വരാർപ്പണമായി ചെയ്യുക, അതാണ് സിദ്ധാന്തപക്ഷം. അതുകൊണ്ട് കർമ്മയോഗി എന്ന് പറയുമ്പോൾ ഇത്തരം കർമ്മങ്ങളെ ത്യജിച്ചിട്ട് സാധാരണമായ ലൗകികമായ കർമ്മങ്ങളെ ചെയ്യുന്നവനാണ് കർമ്മയോഗി. അവിടെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അഹങ്കാരത്തെ ത്യജിച്ചുകൊണ്ട് എന്തെല്ലാം കർമ്മയോഗത്തിന് പറയുന്നുണ്ടോ ആ ബോധത്തോടുകൂടി ചെയ്യുന്നു. അത്തരം കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് വേണ്ട ആത്മബോധം ഒരാൾക്കാകാം. അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഹിംസായുക്തമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും ആത്മബോധമുണ്ട്, അവനും ആത്മബോധത്തോടുകൂടിയാണ് ചെയ്യുന്നത്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ആത്മാവിനെ കുറിച്ച് അവനും അറിയാം. പക്ഷെ അവന്റെ ആത്മബോധം ബന്ധനത്തിനെ ഉപകരിക്കുന്നുള്ളൂ, മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അവന്റെ ആത്മബോധം ശരിയായ ശുദ്ധമായ ആത്മബോധമല്ല. അവൻ ആത്മാവിനെ താൻ ചെയ്യുന്നവനാണെന്നും കർമ്മത്തിന്റെ ഫലത്ത് അനുഭവിക്കുന്നവനാണെന്നും എല്ലാം ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു കർമ്മിയുടെ ആത്മബോധം അയാളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നില്ല. അസിമ ഒരു കർമ്മയോഗിയുടെ ആത്മബോധം എന്ത് ചെയ്യുന്നു? അയാളെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ കേവല കർമ്മി, ആത്മബോധമുണ്ട് പക്ഷെ ശരിയായ ആത്മബോധമില്ല, അയാൾ കർമ്മം ചെയ്യുന്നു, കേവല കർമ്മി എന്ന് പറയുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? സംസാരത്തിൽ തുടരുന്നു. കർമ്മയോഗി, കർമ്മയോഗി എന്ത് ചെയ്യുന്നു? അയാൾ വിഹിതമായ അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നേയില്ല, അത് ഉപേക്ഷിച്ചു. സ്വർഗാദി ഫലത്തെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് അയാൾ സാധാരണ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ സാധാരണ കർമ്മങ്ങൾ അയാൾ ശരിയായ ആത്മബോധത്തോടുകൂടി ചെയ്യുന്നു. കർമ്മയോഗി, ആ കർമ്മയോഗിയിൽ തന്നെ അയാളുടെ നിലയനുസരിച്ച് വ്യത്യാസമുണ്ട്. കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ, ഞാൻ ചെയ്യുന്നവനാണ്, ഈ പ്രവൃത്തിയുടെ ഫലം എനിക്ക് വേണം, ഞാനിത് അനുഭവിക്കും, അനുഭവിക്കുന്നവനാണ് എന്നൊക്കെയുള്ള ബോധത്തോടുകൂടിയാണ് ഒരാൾ കർമ്മയോഗത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ കർമ്മത്തിലേക്ക് കടക്കുമ്പോൾ അയാൾക്ക് എന്ത് വരുന്നു? അയാളുടെ കർമ്മ അനുഷ്ഠാനം കൊണ്ട് അയാളുടെ ചിത്തശുദ്ധി വരുന്നതിനനുസരിച്ച് അയാൾക്ക് ആത്മബോധവും തെളിഞ്ഞു വരുന്നു. അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ, അങ്ങനെ ഒരു ബോധമുണ്ടാകും. ആ ബോധത്തോടുകൂടി അയാൾ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുന്നു, കർമ്മസന്യാസത്തിന് അധികാരിയായി തീരുന്നു. കേവല കർമ്മി, കർമ്മയോഗി, കർമ്മസന്യാസി, ഇതാണ് ക്രമം. കർമ്മയോഗി കർമ്മസന്യാസത്തിന് അധികാരിയായിത്തീരുന്നു. ആ കർമ്മസന്യാസം രണ്ടു തരത്തിലുമാ, ഒന്നിൽ ബാഹ്യമായി ത്യജിക്കുന്നു, അല്ലെങ്കിൽ ആന്തരികമായി ത്യജിക്കുന്നു. ബാഹ്യമായും ത്യജിക്കാം, അല്ല ബാഹ്യമായി ത്യജിക്കാതെ ആന്തരികമായും ത്യജിക്കാം. ആ ത്യാഗം കൊണ്ട് അയാൾ പൂർണമായ ജ്ഞാനപ്രാപ്തിക്ക് അധികാരിയായിത്തീരുന്നു. അയാളുടെ ഉള്ളിൽ ഈശ്വരബോധം ഉണരുന്നു, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നു, സംസാരത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു. അതാണ് അതിന്റെ ക്രമം. അതിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുന്ന ഈ പറയുന്ന കാമനയോടുകൂടിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതായത് കേവല കർമ്മിയുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതേസമയം ജ്ഞാനനിഷ്ഠനായും ഇരിക്കുക, ഇത് രണ്ടും സാധ്യമല്ല എന്നാണ് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നത്. ആ നിഷേധത്തിന്റെ താല്പര്യം അതാണ്. അങ്ങനെ ധരിക്കണ്ട എന്നർത്ഥം. അപ്പൊ ആർക്കും ആകാം. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഉപനയനം ചെയ്ത് വേദ അഭ്യസിച്ച് ധർമ്മജിജ്ഞാസ, ധർമാധർമ്മങ്ങൾ എന്താണെന്ന് ഗ്രഹിച്ചു, ധർമാനുഷ്ഠാനത്തിന് വേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഈ പറയുന്ന ശ്രവതവും സ്മാർത്തവുമായിട്ടുള്ള ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച്, ആ ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക തന്നെ അയാൾ തത്വജ്ഞാനിയുമായി ഇരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ്. അത് രണ്ടും ഒരുമിച്ച് സാധ്യമല്ല. ഗാർഹസ്ഥ്യവും സന്യാസവും അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ്. അതിന് അത്തരം കാമ്യകർമ്മങ്ങളുടെ ത്യാഗം കൂടിയേ തീരും, ഗാർഹസ്ഥ്യത്തിന്റെ ത്യാഗം കൂടിയേ തീരും എന്ന് വേറൊരു ഭാഷയിൽ പറയും. സന്യാസത്തിലേക്ക് വന്നേ പറ്റും, അത് വേറെ രീതിയിൽ ഭാഷ്യകാരൻ പറയും. അത് നമ്മൾ തുടർന്ന് വരുമ്പോൾ അവിടെ ചർച്ച ചെയ്യും. ഇവിടെ പറയുന്ന എന്താണ്? വേദത്തിൽ വിധിച്ചിട്ടുള്ളത് കൊണ്ട് വൈദിക കർമ്മങ്ങൾ ഹിംസ ഉള്ളതല്ല, സ്മൃതിയിൽ വിധിച്ചിട്ടുള്ളത് കൊണ്ട് സ്വധർമ്മമായതുകൊണ്ട് യുദ്ധവും അധർമ്മമല്ല. അതുകൊണ്ട് അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ തെറ്റില്ല. അതിന് ജ്ഞാനത്തിനോട് അതനുഷ്ഠിക്കുന്നവൻ ബന്ധിപ്പിക്കാതിരുന്നാൽ മതി. അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ജ്ഞാനകർമ്മ സമുച്ചയത്തിൽ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് പശ്വാദി ഹിംസാലക്ഷണാനാം കർമ്മണാം പ്രാഗേവ അധർമ്മത്വമിതി സുനിശ്ചിത മുക്തം ഭവതി. ഇതൊന്നും അധർമ്മങ്ങളല്ല, ഇതെല്ലാം ധർമ്മം തന്നെയാണ് എന്നിവിടെ സമർത്ഥിച്ചുകൊണ്ട് അടുത്ത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നു. അത് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യും. ശിഷ്യ